ഗുരുവരം വരെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 13 ശ്ലോകം 2. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രക്ഷേത്രജ്ഞയോർ ജ്ഞാനം േത്രേത്രേണ ജ്ഞാനേന ജ്ഞാതവ്യു. ഇവിടെ രണ്ടു കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു, ക്ഷേത്രവും ക്ഷേത്രജ്ഞനും, ശരീരവും ജീവനും, രണ്ടു കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഏതാവൻ മാത്രേണ ജ്ഞാനേന, ഇതിനെ മാത്രം അറിഞ്ഞാൽ മതിയോ? ജ്ഞാതവ്യോ, അറിയേണ്ടതായിട്ട് ഈ രണ്ടു മാത്രമേ ഉള്ളൂ. ഇതി, അതാണ് ചോദ്യം. അതിന് സമാനനായി എത്തിച്ചത്, ഈ ശരീരത്തെയും ജീവനെയും മാത്രം അറിഞ്ഞാൽ പോരാ, ആത്മീയ വിചാരത്തിൽ ഈശ്വരനെ കൂടി അറിയണം. അതാണ് അടുത്ത് പറയുന്നത്, ക്ഷേത്രജ്ഞൻ യഥോക്ത ലക്ഷണം ചാപി മാം പരമേശ്വരം അസംസാരണം വിദ്ധിജാനീഹി. ക്ഷേത്രജ്ഞനും നേരത്തെ പറഞ്ഞു, യഥോക്ത ലക്ഷണം മുമ്പ് പറഞ്ഞു വിശദീകരിച്ച്. ആ ക്ഷേത്രജ്ഞനായിട്ട് ആരെ അറിയേണ്ടത്? പരമേശ്വരം. മാം വിദ്ധി, എന്നെ നീ ക്ഷേത്രജ്ഞനായി അറിയൂ എന്നാണ്. മാം ക്ഷേത്രജ്ഞം വിദ്ധി, എന്നെ ക്ഷേത്രജ്ഞനായി അറിയൂ. ഈ ശരീരത്തിന് ഉള്ളിൽ ജീവരൂപത്തിലിരിക്കുന്നത് ഞാൻ തന്നെ, ഈശ്വരൻ തന്നെ. ജാനീഹി സർവക്ഷേത്രേഷു യക്ഷേത്രജ്ഞോ ബ്രഹ്മാദി സ്തംഭ പര്യന്ത അനേക ക്ഷേത്രോപാധി വിഭക്ത തം നിരസ്ത സർവോപാധിഭേദം സത് അസദാദി ശബ്ദ പ്രത്യഗോചരം വിദ്ധി. സർവക്ഷേത്രേഷു, എല്ലാ ശരീരങ്ങളിലും യക്ഷേത്രജ്ഞോ, ആരാണ് ക്ഷേത്രജ്ഞനായിരിക്കുന്നത്? ക്ഷേത്രത്തെ അറിയുന്നവനായിരിക്കുന്നത്, ഈ ശരീരത്തെ അറിയുന്നവനായിരിക്കുന്നത്. ബ്രഹ്മാദി സ്തംഭ പര്യന്ത, ബ്രഹ്മാവ് തുടങ്ങി പുല്ലുവരെയുള്ള അനേക ക്ഷേത്രോപാധി പ്രവിഭക്തം, അനേക ക്ഷേത്രോപാധികൾ, അനേക ശരീരോപാധികൾ കൊണ്ട് പലതായി ഇരിക്കുന്നവൻ, പ്രവിഭക്തം, പലതായി വിഭജിക്കപ്പെട്ടിരിക്കുന്നവൻ. ഉത്തമാ ഈശ്വരൻ, എങ്ങനെയുള്ളതാണ് ആ ഈശ്വരൻ? നിരസ്ത സർവോപാധിഭേദം, ഇവിടെ ഉപാധിഭേദങ്ങളില്ലാത്തവനാണ്. ഉപാധികളെന്ന് പറയുന്ന ശരീരങ്ങൾ, ശരീരങ്ങൾ കൊണ്ടുള്ള ഭേദം ശരീരങ്ങൾക്കേ ഉള്ളൂ. ആ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വര സ്വരൂപിയായിരിക്കുന്ന ചൈതന്യത്തിന് ആ ഭേദമില്ല. അത് ഏകനായതുകൊണ്ട് തന്നെ സത് അസദാദി ശബ്ദ പ്രത്യ അഗോചരം, സത് എന്നുള്ള ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന അറിവ്, അസത് എന്ന ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന അറിവ്, ഈ അറിവിനൊന്നും അത് വിഷയമല്ല. അഗോചരം, അത് വിഷയമല്ല. ശബ്ദപ്രത്യം, ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം. അപ്പൊ സത് അസത് എന്നുള്ള ശബ്ദങ്ങളെ കൊണ്ടൊന്നും ഈ ഈശ്വര തത്വത്തെ, അത് സർവ ശരീരങ്ങൾക്കും ഉള്ളിലിരിക്കുകയാണെങ്കിലും അതിനറിയാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കണം. ഇത്യഭിപ്രായ ഹേ ഭാരത നിയോർജുന, യസ്മാൻ ക്ഷേത്രക്ഷേത്രജ്ഞ ഈശ്വര യാഥാത്മ്യം വിതരേകീണ ന ജ്ഞാനഗോചരം അന്യ അവശിഷ്ടം അസ്തി. അതുകൊണ്ടെന്താണോ ക്ഷേത്രക്ഷേത്രജ്ഞ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ഈശ്വരൻ, ഇതിന്റെ യാഥാത്മ്യം, ഇതിന്റെ തത്വത്തെ അറിയുക, ഇതുകൂടാതെ യാഥാത്മ്യം വിതരേകീണ എന്ന ജ്ഞാനഗോചരം അന്യ അവശിഷ്ടം അസ്തി, മറ്റൊന്നും ഇവിടെ അറിയേണ്ടതായിട്ടില്ല. ഒരു തത്വ അന്വേഷി അല്ലെങ്കിൽ ഒരു ഈശ്വര അന്വേഷി അവന് മനസ്സിലാക്കേണ്ടതായിട്ട് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എന്താണ് ക്ഷേത്രം, എന്താണ് ക്ഷേത്രജ്ഞൻ, എന്താണ് ഈശ്വരൻ, ഇതിൽ കൂടുതലൊന്നും അറിയേണ്ടതായിട്ടില്ല. തസ്മാ ക്ഷേത്രക്ഷേത്രജ്ഞോർ ജ്ഞേയഭൂതയോർ ജ്ഞാനം ക്ഷേത്രക്ഷേത്രജ്ഞോ ഏന ജ്ഞാനേന വിഷയീക്രിയതേ തജ്ഞാനം സമ്യക് ജ്ഞാനമിതി മതം അഭിപ്രായോ മമ ഈശ്വരസി വിഷ്ണോഹ്. അതുകൊണ്ട് എന്റെ അഭിപ്രായം എന്താണ്? യത്തജ്ഞാനം മതം മമ എന്ന് പറഞ്ഞതിന് വ്യാഖ്യാനിക്കുകയാണ്. തസ്മാൻ ക്ഷേത്രക്ഷേത്രജ്ഞയോർ ജ്ഞേയഭൂതയോർ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും, ഇത് രണ്ടുമാണ് അറിയേണ്ടത്. അതിൻ്റെ അറിവ്, ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ചുള്ള അറിവ്, ക്ഷേത്രജ്ഞോ ഏന ജ്ഞാനേന വിഷയിക്രിയതെ, എങ്ങനെയാണോ നമ്മൾ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും അറിയുന്നത്, ആ ജ്ഞാനം സമ്യക്ജ്ഞാനം, അതാണ് ശരിയായിട്ടുള്ള ജ്ഞാനം. സമ്യക്ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതാണ് മുക്തിക്ക് കാരണമായിരിക്കുന്നത് എന്നാണ് മമ മതം, എന്റെ അഭിപ്രായം അതാണ്. മമ വിഷ്ണുഹു മതം. അതുകൊണ്ട് ഇതിനെ അറിയുക. ഇവിടെ പറയുന്ന ഒരു പ്രധാന കാര്യം എന്താണ്? സാധാരണ ജീവൻ, ശരീരം, ഈശ്വരൻ, മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. അതിനിവിടെ എടുത്തു പറയുന്നത് എന്താണോ, ആ ശരീരം, ജീവൻ, ഈശ്വരൻ എന്ന് പറയുന്നത് ആ ജീവൻ തന്നെയാണ്. ക്ഷേത്രജ്ഞം ജാപി മാമിധി, എന്നെ ക്ഷേത്രജ്ഞനായും അറിയുക. അതായത് ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ജീവരൂപത്തിലിരിക്കുന്നതും ആ ഈശ്വരതത്വം തന്നെ, അതാണ് ഇവിടെ പ്രധാനമായി പറയുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ അദ്വൈത സിദ്ധാന്തത്തിന് അനുകൂലമായി വ്യാഖ്യാനിക്കാൻ പറ്റിയൊരു ഭാഗമാണ്, ഒരു സന്ദർഭമാണ്. ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവചൈതന്യം അത് ഈശ്വരൻ തന്നെ എന്ന് പറഞ്ഞാലത് അദ്വൈതമായി. അതുകൊണ്ടിവിടെ ആ വിഷയത്തെ ഭാഷ്യകാരനിവിടെ കൂടുതൽ വിശദീകരിക്കുകയാണ്, അദ്വൈത മതമനുസരിച്ച്. ഇനി തുടർന്ന് വരുന്നത് അദ്വൈത സിദ്ധാന്തത്തിലെ ചില പ്രധാന തത്വങ്ങൾ വിശദീകരിക്കുന്ന ഭാഗമാണ്. അത് ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഷ്യഭാഗമായിട്ട് കണക്കാക്കുന്നതുമാണ്. പല ഭാഗങ്ങളും വളരെ സൂക്ഷ്മമായി ചർച്ച ചെയ്യുന്നതുമാണ്. ഇതിൽ പറയുന്ന പല സിദ്ധാന്തങ്ങളും പിൽക്കാലത്ത് വന്ന രാമാനുജനും മാധ്വനുമൊക്കെ ഒരുപാട് വിവാദത്തിന് വിഷയമാക്കിയിട്ടുള്ളതുമാണ് ഈ പറയുന്ന ഭാഗങ്ങൾ. എന്താണ് അദ്വൈതം, എന്താണ് അദ്വൈതത്തിന്റെ ആശയങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇനി ചർച്ച ചെയ്യുന്നത്. നന് സർവക്ഷേത്രേഷു ഏകയേവ ഈശ്വര ന അന്യ തദ്വ്യതിരിക്തോ ഭോക്ത വിദ്യതേച്ഛേ തത് ഈശ്വരസ്യ സംസാരിത്വം പ്രാപ്തം. സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജീവൻ സംസാരിയാണ്, അതായത് ജനന മരണങ്ങൾക്ക് വിധേയനാണ്, അത് ഒരു ശരീരത്തിനുള്ളിലിരിക്കുന്നു, ആ ശരീരം വിട്ട് വേറെ ശരീരത്തെ സ്വീകരിക്കുന്നു എന്നെല്ലാം ഗീതയിൽ പറയും. അപ്പോൾ ജീവൻ ദുഃഖിയാണ്, അജ്ഞനാണ്, പരിച്ഛിന്നനാണ്. ജീവന് ഈശ്വരനെ അപേക്ഷിച്ച് ഒരുപാട് പരിമിതികളുണ്ട്. ആ ജീവനെ ഇവിടെ ക്ഷേത്രജ്ഞനെന്ന് പറഞ്ഞു. ജീവനെന്നോ ജീവാത്മാവെന്നോ ദേഹിയെന്നോ പല ശബ്ദങ്ങളിൽ പറയും. അപ്പോൾ ആ ദേഹിയാണ് ഈശ്വരനെങ്കിൽ ഈശ്വരനും സംസാരിയാണെന്ന് പറയേണ്ടി വരും, രണ്ടും ഒന്നാണെന്ന്. ഈശ്വരനെന്ന് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മഹത്വമൊന്നും സിദ്ധിക്കത്തില്ല. കാരണം ഈ ജീവൻ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു, ജനന മരണങ്ങളിൽ കൂടി കടന്നുപോകുന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ക്ഷേത്രജ്ഞം ചാപി മാം വിധി, മാം ക്ഷേത്രജ്ഞം വിധി എന്നാണ്, എന്നെ ക്ഷേത്രജ്ഞനായി അറിയുക എന്നാണ്. ഞാനും എന്താണോ ആ ജീവനെ പോലെ തന്നെ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു സംസാരിയാണ് എന്ന് വരും. അതാണ് സർവക്ഷേത്രേഷു ഏകയേവ ഈശ്വര, എല്ലാ ശരീരങ്ങളിലും ഒരേ ഒരു ഈശ്വരനാണെങ്കിൽ. അങ്ങനെ ഭഗവാൻ പറഞ്ഞു, എന്താണ് മാം വിധി, എന്നെ നീ അങ്ങനെ അറിയുമെന്നാണ്. ഞാനെന്ന് പറയുമ്പോൾ അത് ഏകനാണ്. സർവ്വ ശരീരങ്ങളിലും ഞാൻ ഏകനാണ് ഇരിക്കുന്നതെങ്കിൽ നാന്യഹത്തത് വ്യതിരിക്തോ ഭുക്ത, അതിൽ നിന്നും വ്യതിരിക്തനായി ഈ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു ജീവൻ ഈ ശരീരത്തിൽ വരാൻ വഴിയില്ല. ഭോക്ത, ജീവനെ ഭോക്താവെന്ന് വിളിക്കുന്നത് സംഖ്യന്മാരാണ്, അവരുടെ തത്വമനുസരിച്ചാണ് പറയുന്നത്. അങ്ങനെ ഒരു ഭോക്താവ് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ പലരും, ഓരോ ശരീരത്തിലും ഓരോ ഭോക്താവ്. അങ്ങനെ കരുതിയാലോ? അങ്ങനെ കരുതാൻ നിവൃത്തിയില്ല. എന്തുകൊണ്ട്? ഒരേ ഒരു ഈശ്വരനാണ് എങ്കിൽ ഈശ്വരനിൽ നിന്ന് വേറിട്ടൊരു ഭോക്താവ് ഇവിടെയില്ല. തഥാ ഈശ്വരസ്യ സംസാരിത്വം പ്രാപ്തം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈശ്വരൻ തന്നെ സംസാരിയാണെന്ന് പറയുന്നു. ഈശ്വരൻ തന്നെയാണ് ജീവനായി സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നതെന്ന് വരും. ഈശ്വര വ്യതിരേകീണവാ സംസാരണോ അന്യസ്യ അഭാവ സംസാര അഭാവ പ്രസംഗം പറയുന്നു. അല്ല, ഈശ്വരൻ തന്നെയാണ് ഓരോ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്നത്, ഈശ്വരൻ നിന്ന് വേറിട്ട് ആരുമില്ല, ഈശ്വരൻ മാത്രമേ ഉള്ളൂ. സാധാരണ പറയാറുണ്ടല്ലോ, സർവവും സർവം ഖലിതം ബ്രഹ്മ വാസുദേവം ഇതം സർവം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ വാസുദേവനാണ് സർവശരീരങ്ങളിൽ ഇരിക്കുന്നതെങ്കിൽ എന്തു പറയും? ആ വാസുദേവൻ തന്നെയാണ് സുഖദുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്നത്. അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരും സുഖദുഃഖങ്ങളൊന്നും അനുഭവിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ അനുഭവം അങ്ങനെയല്ല, ഓരോ ജീവനും സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ജീവൻ ഞാൻ തന്നെയാണ് സർവശരീരങ്ങളിലും ഇരിക്കുന്നത്, ജീവൻ ഞാൻ തന്നെ എന്ന് പറയുന്നത് എങ്ങനെ യോജിക്കും എന്നാണ്. ഈശ്വരൻ തന്നെയാണ് സർവശരീരങ്ങളിലും സ്ഥിതി ചെയ്യുന്നത്, വാസുദേവനാണ് സർവമെന്നെല്ലാം നമ്മൾ ചിന്തിക്കാതെ പറയാറുണ്ട്. പക്ഷെ ഒരിക്കലും യോജിക്കത്തില്ലെന്നാണ് ഇവിടെ ചിന്തിക്കുന്നവർ പറയുന്നത്. ഈശ്വര വ്യതിരേകീണവ സംസാരണോ അന്യസ്യ അഭാവ, ഈശ്വരനല്ലാതെ ഒരു ജീവനില്ല എന്ന് വന്നു കഴിഞ്ഞാൽ സംസാരാഭാവ പ്രസംഗം, ഈശ്വരൻ എന്തായാലും ഈ സംസാരത്തിൽ നിന്ന് മുക്തനാണ്. അപ്പോൾ ഇവിടെ സംസാരം സുഖദുഃഖാദി അനുഭവം ഇവിടെ അനുഭവപ്പെടാതെ പോകണം. പക്ഷെ അങ്ങനെയല്ല കാണുന്നത്, ഓരോ ജീവനും സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയാണ്, അയാൾ ഈശ്വരനെന്നും പറയുന്നു. ഈശ്വരൻ തന്നെ പറയുന്നു ഞാൻ അത് തന്നെയാണ്. ഇവിടെ എന്താണ് പറയുന്നത്? ഈശ്വരൻ പറയുന്നത് അതെന്റെ അംശമാണെന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ വേറെ രൂപത്തിലിരിക്കുന്നു എന്നല്ല പറയുന്നു, മറിച്ച് ക്ഷേത്രജ്ഞൻ മാം ക്ഷേത്രജ്ഞൻ വിദ്ധി എന്നാണ്. ഈ എന്നെ തന്നെയാണ് ക്ഷേത്രജ്ഞനായി അറിയുക. ഇവിടെ യാതൊരു തരത്തിലുള്ള ഭേദവും കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ സംസാരം എന്ന് പറയുന്ന ഒന്നില്ലാതെ വരും. ആരും ഇവിടെ സുഖദുഃഖങ്ങളൊന്നും അനുഭവിക്കുന്നില്ല, എല്ലാവരും ഈശ്വര സ്വരൂപികളാണ് എന്ന് പറയേണ്ടി വരും. അത് അനുഭവവിരുദ്ധമാണെന്ന്. അങ്ങനെയല്ല കാണുന്നത്, ഓരോ ജീവനും സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഗീതാ തത്വത്തിന്റെ താല്പര്യം എന്താണ്? തച്ചോഭയം അനിഷ്ടം. ഒന്നുകിൽ ഈശ്വരൻ സംസാരിയാണെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഇവിടെ സംസാരിയേ ഇല്ലെന്ന് പറയേണ്ടി വരും. തച്ചോഭയം ഇത് രണ്ടും അനിഷ്ടമാണ്. ജീവൻ ഈശ്വരൻ പറയുകയാണ് ഞാൻ തന്നെയാണ് ജീവരൂപത്തിലിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന രണ്ട് ദോഷങ്ങളാണ്. ഒന്ന്, ഈശ്വരൻ തന്നെ സുഖദുഃഖങ്ങളും ജനന മരണങ്ങളും അനുഭവിക്കുന്നു എന്ന് പറയേണ്ടി വരും. മറ്റൊന്ന്, അത് സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സംസാരം എന്ന് പറയുന്ന ഒന്നേ ഇല്ല. സുഖദുഃഖാനുഭവങ്ങൾ ആർക്കുമില്ല, ബന്ധമോക്ഷങ്ങൾ ആർക്കുമില്ല എന്ന് പറയേണ്ടി വരും. ഇതും നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാലോ പിന്നെ ഗുരു വേണ്ട, ശാസ്ത്രം വേണ്ട, സാധനങ്ങളൊന്നും വേണ്ട, എല്ലാവരും മുക്തന്മാരാണ്, ഈശ്വര സ്വരൂപികളാണെന്ന് വരും. പച്ചോഭയമനുഷ്ഠം ഇത് രണ്ടും അനുഭവ വിരുദ്ധമാണ്, ഇത് ശരിയല്ല. ബന്ധമോക്ഷ തദ്ഹേതു ശാസ്ത്ര അനർത്ഥയ്ക്ക് പ്രസംഗ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തുവരും? നമ്മളീ പറയുന്നതിന്റെ അർത്ഥശൂന്യമാകും. നമ്മൾ പറയുന്നു എല്ലാവരും ഈശ്വര സ്വരൂപികളാണെന്ന് പറയും. എല്ലാവരും ഈശ്വര സ്വരൂപികളാണെങ്കിൽ പിന്നെ ആര് ആരെ ഉപദേശിക്കുന്നു? പിന്നെ ആര് ഏത് ഗുരു? അതാണ് ബന്ധമോക്ഷ തദ്ഹേതു, ബന്ധമില്ല മോക്ഷമില്ല, മോക്ഷത്തിന് ഹേതുവായിരിക്കുന്ന ശാസ്ത്രമില്ല, ഗുരുവില്ല, ഇതെല്ലാം അനർത്ഥകമായി തീരും. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറഞ്ഞത് എന്താണെന്ന് സൂക്ഷ്മമായി വിചാരിക്കേണ്ടിയിരിക്കും. ഞാൻ തന്നെയാണ് സർവശരീരങ്ങളിൽ ഇരിക്കുന്ന അവൻ. അത് മാത്രമല്ല, പ്രത്യക്ഷാദി പ്രമാണ വിരോധാച്ച, ഗുരു വേണ്ട, ശാസ്ത്രം വേണ്ട. പക്ഷേ പ്രത്യക്ഷാദി പ്രമാണത്തിനും വിരോധം വരും. നമ്മുടെ അനുഭവവിരുദ്ധമായ കാര്യമാണ് പറയുന്നത്. ഓരോ ജീവനും അറിയാൻ എന്താണ്? താൻ കഷ്ടപ്പെടുന്നവനാണ്, സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നവനാണ്, ജനന മരണങ്ങൾക്ക് വിധേയനാണ്. എന്നിട്ട് അങ്ങനെയുള്ള തന്റെ പ്രത്യക്ഷമായ അനുഭവത്തിന് വിരുദ്ധമായി പറയുന്ന എന്താണ്? നീ ഈശ്വരനാണ്. ആ ശരീരത്തിനുള്ളിലിരിക്കുന്ന ഈ ജീവഭാവം വാസ്തവത്തിൽ ഈശ്വരനാണ് എന്ന് പറഞ്ഞാൽ അത് അനുഭവത്തിന് വിരുദ്ധമാണ്, സ്വീകരിക്കാൻ പ്രയാസമുണ്ട്. എന്തുകൊണ്ട്? പ്രത്യക്ഷേണ താവത് സുഖ ദുഃഖ തദ്ഹേതു ലക്ഷണ സംസാര ഉപലഭ്യത. ഈ സംസാരം ജനന മരണ പ്രവാഹം പ്രത്യക്ഷമായി ഓരോരുത്തരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? സുഖ ദുഃഖ തദ്ഹേതു ലക്ഷണ, സുഖം ദുഃഖം സുഖദുഃഖങ്ങൾക്ക് കാരണമായിരിക്കുന്ന കാമരാഗാദികൾ, അഭിമാനം, അജ്ഞാനം, ഇതെല്ലാം കൂടി ചേർന്നിരിക്കുന്ന ഈ ജീവിതം സർവർക്കും പ്രത്യക്ഷമായിരിക്കെ താൻ ഈശ്വരനാണ് എന്നൊരാളെ ബോധിപ്പിക്കുന്നത് അസംബന്ധമാണ് എന്നാണ്. അത് ഭഗവാൻ തന്നെ പറഞ്ഞാലും അത് ശരിയല്ല എന്നാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾ പറയുന്നത്. പൂർവപക്ഷം അത് മാത്രമല്ല, ഇനിയും ഇതിന് പല കാരണങ്ങളും പറയാനുണ്ട്. എന്താണ്? ജഗത് വൈചിത്ര്യ ഉപലബ്ധിച്ച ധർമ്മ അധർമ്മ നിമിത്ത സംസാരവും അനുമീയതി. ജഗത് വൈചിത്ര്യം പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നുണ്ട്. ഈശ്വരൻ എങ്ങനെയാണ്? ഏകരൂപനാണ്, സുഖിയല്ല, ദുഃഖിയല്ല, അഭിമാനിയല്ല, അജ്ഞനല്ല. പക്ഷെ ജഗത്തിൽ അങ്ങനെയല്ല, വൈചിത്ര്യം കാണുന്നുണ്ട്. എങ്ങനെയാണ്? ചിലർ സുഖിക്കുന്നു, ചിലർ ദുഃഖിക്കുന്നു, ചിലർ ജ്ഞാനികളായിരിക്കുന്നു, ചിലർ അജ്ഞാനികളായിരിക്കുന്നു, ചിലർ ബന്ധനത്തിലാണ്, ചിലർ മുക്തരായി. ഈ തരത്തിലുള്ള ജഗത്തിൽ വൈചിത്ര്യം കാണുന്നുണ്ട്. അതുകൊണ്ട് എന്ത് അനുമാനിക്കാം? ധർമാധർമ്മ നിമിത്ത സംസാര അനുമീയതി. ധർമാധർമ്മ നിമിത്തമായിട്ടുള്ള പുണ്യപാപങ്ങൾ നിമിത്തമായിട്ടുള്ള സംസാരം, ജനന മരണങ്ങൾ എന്ന ഈ ജീവിത പ്രവാഹം അനുമീയതെ അനുമാനിക്കാനും. പ്രത്യക്ഷം മാത്രമല്ല, അനുമാനത്തിലൂടെയും. എങ്ങനെയാണ് അനുമാനിക്കുന്നത്? ഓരോ ജീവന്മാരും സുഖവും ദുഃഖവും അനുഭവിക്കുന്നുണ്ട്. സുഖദുഃഖങ്ങൾക്ക് എന്തെങ്കിലും കാരണം വേണം. അസുഖത്തിന് കാരണമായി അതിനെ പുണ്യമെന്നും ദുഃഖത്തിന് കാരണമായി അതിനെ പാപമെന്നും സ്വീകരിക്കും, അനുമാനിക്കും. അപ്പോൾ അതിൽ നിന്ന് തീരുമാനിക്കുന്ന എന്താണോ, സുഖാനുഭവങ്ങൾക്കെല്ലാം കാരണമായ ഒരു പുണ്യം, ദുഃഖാനുഭവങ്ങൾക്കെല്ലാം കാരണമായ പാപം, ഇത് രണ്ടുമാണ് ഈ ജനന മരണങ്ങൾക്കും ജീവന്റെ സുഖദുഃഖാനുഭവങ്ങൾക്കും കാരണമെന്ന് അനുമാനിക്കുന്നു. സർവവിധാനുമന്നം ആത്മ ഈശ്വര ഏകത്വേ. അതുകൊണ്ടെന്താണ് ഈ പറഞ്ഞതെല്ലാം സർവമേത അനുപന്നം? ഇതെല്ലാം അനുപന്നമാണ്. എന്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ? ആത്മ ഈശ്വര ഏകത്വേ. ആത്മാവും ജീവാത്മാവും ഈശ്വരനും ഒന്നാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അദ്വൈതത്തിലെ ഏറ്റവും മുഖ്യമായ രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്താണ്? ആത്മ ഈശ്വര ഏകത്വം, മറ്റൊന്ന് ജഗത് മിഥ്യ. ഈ രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് അദ്വൈത സിദ്ധാന്തത്തെ ശങ്കരാചാര്യർ സ്ഥാപിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിരിക്കുന്ന ആത്മ ഈശ്വര ഏകത്വം, അതിന് പ്രമാണം ഇവിടെ ഭഗവാൻ തന്നെ പറഞ്ഞു. എന്താണ്? മാം ക്ഷേത്രജ്ഞൻ വിദ്ധി. ഞാൻ ഈശ്വരൻ തന്നെയാണ് ക്ഷേത്രജ്ഞനായിരിക്കുന്നത്. ഇത് ഈ പറയുന്ന ആത്മ ഈശ്വര ഏകത്വം, ഇത് തന്നെയാണ് അദ്വൈതം പറയുന്നത്. വ്യക്തമായ പ്രമാണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിയാകത്തില്ല, ഇത് പ്രത്യക്ഷാനുഭവത്തിനും യുക്തിക്കും നിരക്കുന്നതല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അതിന് സമാധാനമാണ് ഇനി പറയാൻ പോകുന്നത്. ഇതുവരെ പറഞ്ഞതല്ല പൂർവപക്ഷം, അതിന് സമാധാനമായി സിദ്ധാന്തം പറയുകയാണ്. നാ ഈ പറഞ്ഞതിന് പാടെ നിഷേധിക്കുന്നു, എന്നിട്ട് ഓരോ ഭാഗമായിട്ട് വിശദീകരിക്കുന്നു. പൂർവശി ഉന്നയിച്ച ഓരോ ആക്ഷേപങ്ങൾക്കും എങ്ങനെ ഈ ജീവനും ഈശ്വരനും ഏകമാകും, ഭഗവാൻ അങ്ങനെ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? ഈ പൂർവപക്ഷത്തിന്റെ കാര്യത്തിൽ എല്ലാ വ്യാഖ്യാതാക്കളും ഒരുപോലെയാണ്. അദ്വൈതിയും അദ്വൈതിയല്ല, എല്ലാവരും ഈ പൂർവപക്ഷത്തോടെ ഉന്നയിക്കും. പക്ഷേ ഇതിന്റെ സിദ്ധാന്തം പറയും, ഇതിന്റെ സമാധാനം പറയുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അദ്വൈതി എന്താണ് പറയുന്നത്? ജ്ഞാന അജ്ഞാനയൂർ അന്യത്യനുപത്തേഹി പറയുന്നു. നമ്മളിതുവരെ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ഈ പറയുന്ന ദോഷങ്ങളെല്ലാം ശങ്കിക്കാം, പക്ഷെ ഈ പറഞ്ഞതിന് ഒരു യുക്തിയുണ്ട്. എന്താണോ, ജ്ഞാനവും അജ്ഞാനവും വേറെ വേറെയാണ്. ജ്ഞാനത്തെയും അജ്ഞാനത്തെയും സ്വീകരിച്ചുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്ക് സമാധാനം പറയാം. അതെന്താണ്? അത് എവിടെ നിന്ന് കിട്ടിയതാണ് ഈ ആശയം? അതിന് പ്രമാണമായി ഉപനിഷത്ത്, മഹാഭാരതം എല്ലാം ഇവിടെ ഉദ്ധരിക്കുകയാണ്. ദൂരമേതി വിപരീതി വിശൂചി അവിദ്യ വ്യാജ വിദ്യേതി ജ്ഞാത. അവിദ്യ എന്നും വിദ്യ എന്നും രണ്ടെണ്ണമുണ്ട്. രണ്ടും വിപരീതമായ ഫലങ്ങളെ വിശൂചി, ഭിന്നമായ ഗതികളുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഭിന്നമായ ഫലങ്ങളെ കൊടുക്കുന്നതാണ് അവിദ്യ. സംസാരത്ത് കൊടുക്കുന്നു, വിദ്യ മോക്ഷത്തെ കൊടുക്കുന്നു. ഇതാണ് വിദ്യയും അവിദ്യയും, ജ്ഞാനവും അജ്ഞാനവും തമ്മിൽ ഭേദമുണ്ടെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ വേറെയും പറയുന്നു. എന്താണോ തഥാ സത്തയോർ വിദ്യാ വിദ്യാവിഷയോ ഫലഭേദോ വിരുദ്ധോ നിർദ്ദിഷ്ട. അവിടെ തന്നെ കഠോപനിഷത്തിൽ തന്നെ ഈ വിദ്യ അവിദ്യ ഇതിന്റെ രണ്ടിന്റെയും ഫലഭേദം, രണ്ടിനും ഭിന്നമായ ഫലങ്ങളാണ് എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ശ്രേഷ്ഠ പ്രേഷ്ഠ മനുഷ്യമേതോ സംഭരീത്യ വിവിനക്തി ധീര എന്നെല്ലാം പറയുന്ന ഭാഗത്ത് ശ്രേയസും പ്രേയസുമാണ്. അവിദ്യ എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന കർമ്മം, അതിന്റെ ഫലമെന്ന് പറയുന്നത് പ്രേയസാണ്. വിദ്യ എന്ന് പറയുന്നതുകൊണ്ട് ജീവ ഈശ്വര ഏകത്വ ജ്ഞാനം, അതിന്റെ ഫലമെന്ന് പറയുന്നത് മോക്ഷമാണ്. അതാണ് വിദ്യാവിഷയ ശ്രേയ, വിദ്യയ്ക്ക് വിഷയമായിരിക്കുന്നത് ശ്രേയസ്സാണ്, വിദ്യയുടെ ഫലമാണത്. പ്രേയസ് അവിദ്യാകാര്യം, അവിദ്യയുടെ കാര്യമാണ്. അവിദ്യയുടെ ഫലം അവിദ്യ എന്ന് പറഞ്ഞാൽ കർമ്മം, അതിന്റെ ഫലമാണ് പ്രേഹ. തഥാച വ്യാസ, വ്യാസൻ ഇക്കാര്യം മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ് ദ്വാ വിമൗ അധ പന്താനോ? ഇവിടെ രണ്ടു മാർഗങ്ങളുണ്ടെന്ന് പറയുന്നത് എന്താണ്? പ്രവൃത്തിച്ച് നിവർത്തിച്ച, പ്രവൃത്തിയും നിവൃത്തിയും. അതിൽ പ്രവൃത്തി ബന്ധനത്തിന് കാരണമാണ്, നിവൃത്തി സന്യാസം അത് മോക്ഷത്തിനും കാരണമാണ് എന്നും പറയുന്നുണ്ട് ഇത്യാദി. വിമൗ ദ്വാവേവ പന്ഥാനോ ഇത്യാദി എന്നും പറയുന്നു. ഇവിടെ രണ്ടു മാർഗങ്ങളേ ഉള്ളൂ, ഒന്ന് കർമ്മത്തിന്റേതായ മാർഗം, മറ്റൊന്ന് തത്വജ്ഞാനത്തിന്റേതായ മാർഗം. ഒന്ന് ഈശ്വര ഏകത്വ ബോധം, മറ്റൊന്ന് നാനാത്വ ബോധം. ഇഹജ ദ്വയനിഷ്ഠയുക്തെ, ഇവിടെയും രണ്ട് നിഷ്ഠകളെ കുറിച്ച് പറഞ്ഞു. ഗീതയിലും പറഞ്ഞിട്ടുണ്ട് രണ്ട് നിഷ്ഠകളെ കുറിച്ച്, രണ്ടാം അധ്യായത്തിൽ മൂന്നാം അധ്യായത്തിലും എല്ലാം പറഞ്ഞു. അവിദ്യാജ സഹകാരേണ വിദ്യാഹാതവേദി ശ്രുതി സ്മൃതി ന്യായേഭ്യോ അവഗമ്യതി. ഈ രണ്ട് കാര്യങ്ങളെയും കുറിച്ച് എന്തിനാ പറയുന്നത്? ഒരു അവിദ്യയെക്കുറിച്ചും വിദ്യയെക്കുറിച്ചും, കർമ്മമാർഗത്തെക്കുറിച്ചും, പ്രവൃത്തി മാർഗത്തെക്കുറിച്ചും, നിവൃത്തി മാർഗത്തെക്കുറിച്ചും പറയുന്നു. അവിദ്യാജ സഹകാരേണ, ഈ അവിദ്യ അതിന്റെ കാര്യത്തോടൊപ്പം അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് ഇനി അടുത്ത് ചർച്ച ചെയ്യുന്നതാണ്. അന്യഥാഗ്രഹണം, വിപരീത ഗ്രഹണം, സംശയം തുടങ്ങിയാണ് അവിദ്യയുടെ കാര്യങ്ങൾ. ഈ കാര്യങ്ങളോടൊപ്പം ഈ അവിദ്യ, അവിദ്യയും അതിന്റെ കാര്യങ്ങളും, വിദ്യ ഹാതവ്യ, വിദ്യ കൊണ്ടത് നശിക്കണം, ജ്ഞാനം കൊണ്ട് അജ്ഞാനവും അതിന്റെ കാര്യങ്ങളും നശിക്കണം എന്നുള്ള കാര്യം ശ്രുതി സ്മൃതി ന്യായേഭ്യു അവഗമ്യതേ. അതിന് ശ്രുതിയുണ്ട്, അതാണ് നേരത്തെ ഉദ്ധരിച്ച കഠോപനിഷത്ത്. സ്മൃതിയുണ്ട്, അതാണ് നേരത്തെ പറഞ്ഞ മഹാഭാരതം. യുക്തി, അതാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രുതി സ്മൃതി ന്യായം എന്ന് പറഞ്ഞാൽ യുക്തി. ശ്രുതി സ്മൃതി ന്യായങ്ങളെ കൊണ്ട് എന്താണ് ഇത് മനസ്സിലാക്കാം? ഈ അവിദ്യ അതിൻ്റെ കാര്യമായിരിക്കുന്ന, വിദ്യയുടെ കാര്യം എന്ന് പറയുമ്പോൾ എല്ലാം ഈ സംസാരമെല്ലാം അവിദ്യയുടെ കാര്യമാണ്. ആ കാര്യത്തോടൊപ്പം അവിദ്യ നശിപ്പിക്കണം, നശിക്കപ്പെടേണ്ടതാണ്, അത് വിദ്യ കൊണ്ടാണ് നശിക്കേണ്ടത് എന്നെല്ലാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കാം. ശ്രുതയസ്താവ്, നുവ് പറഞ്ഞത് കൂടാതെ ഈ വിഷയത്തിന് ശ്രുതികളെ വേറെ ഉദ്ധരിക്കുകയാണ്. അധ സത്യമസ്തി മഹതീവിനഷ്ടിക്കനുമനുഷ്ടി പറയുന്നു. ഇവിടെ അറിയുകയാണെങ്കിൽ ഇഹ എന്ന് വെച്ചാൽ ഈ ജീവാവസ്ഥയിൽ, ഇഹ ചേത് എന്ന് പറഞ്ഞാൽ അത് പ്രയാസമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചേത് എന്ന് പറയുന്ന ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. ഈ ജീവിച്ചിരിക്കുക തന്നെ വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും അവേദി, ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അറിയേണ്ടത്? ഈ ക്ഷേത്രജ്ഞം ചാപി മാം വിധി, ഞാൻ തന്നെയാണ് ക്ഷേത്രജ്ഞനായിരിക്കുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുടൻ തന്നെ എന്താണ് പറയുന്നത്? സത്യം എന്നുവെച്ചാൽ മോക്ഷം, അസ്ഥി അവൻ മുക്തനായിത്തീരും എന്നാണ്. ഇഹചേത് അവേദി അധ സത്യം അസ്ഥി, ആരാണോ ക്ഷേത്രജ്ഞം ചാപിമാം വിധി എന്നറിയുന്നത്, അറിഞ്ഞു കഴിഞ്ഞാൽ അധ ഉടൻ തന്നെ അനന്തരം സത്യം അസ്ഥി, അവൻ അസത്യമായിത്തീരുന്നു, അവൻ മുക്തനായിത്തീരുന്നു എന്നാണ്. നചേത് ഇഹ അവേദി, മറിച്ചാണെങ്കിലോ ഒരുവൻ ജീവിച്ചിരിക്കെ ഈ ജന്മം, മനുഷ്യജന്മം കിട്ടിയിട്ട് ഈ തത്വത്തെ അറിയാതെ പോയാലോ? മഹതി വിനഷ്ഠി, അവന് സംഭവിക്കുന്നത് വളരെ വലുതായ വിനാശമാണ്, നാശമാണ് അവന് സംഭവിക്കുന്നത്. നശിച്ചുപോകും, വീണ്ടും ഈ സംസാരത്തിൽ പെടും, ജനന മരണങ്ങളെ വീണ്ടും അനുഭവിക്കേണ്ടി വരും എന്ന് ശ്രുതി പറയുന്നുണ്ട്. അതുകൂടാതെ തൈത്തിരീതി പറയുന്നുണ്ട്, എന്താണ്? തമേവം വിദ്വാൻ അമൃതയുഗഭവതി, ഏവം വിദ്വാൻ, ഇങ്ങനെ അറിയുന്നവൻ, എങ്ങനെ ക്ഷേത്രജ്ഞം ചാപിമാം വിദ്ധി, എന്നെ ക്ഷേത്രജ്ഞനായി അറിയുന്നവൻ എന്ന് പറയുന്നു. അമൃതൈഹ ഭവതി അവനിഹ എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കെ, ഈ ശരീരത്തോടു കൂടിയിരിക്കെ, അവൻ ഈ സംസാരത്തിലിരിക്കെ തന്നെ അമൃത ഭവതി, അവൻ മുക്തനായിത്തീരുന്നു, മോക്ഷത്തെ പ്രാപിക്കുന്നു. നാന്യ പന്ഥ വിദ്യതേ അയനായ, അത് സീതാസീതരത്തിൽ പറയുകയാണ്, അയനായ ഈ മോക്ഷത്തിനായിക്കൊണ്ട്, സംസാരമോചനത്തിനായിക്കൊണ്ട്, അതിനായി എന്താണ് അയനം എന്ന് വെച്ചാൽ മോക്ഷം, അതിനായിക്കൊണ്ട് അന്യ പന്ഥാന വിദ്യത, മറ്റൊരു വഴിയുമില്ല. ഒരു വഴിയുള്ളൂ, എന്താണ്? ക്ഷേത്രജ്ഞം ചാപി മാമിദ്ധി എന്ന് ക്ഷേത്രജ്ഞനായി അറിയുക. ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല. വേറെ ഒരു ജ്ഞാനവും വേറെ ഒരു യോഗവും ഒന്നും തന്നെ ഇല്ല എന്നവിടെ പറയുന്നുണ്ട്. മാത്രമല്ല പറയുന്ന എന്താണ്, വിദ്വാൻ നാം വിഭേദി കുതശ്ചന. വിദ്വാൻ എന്ന് വെച്ചാൽ ഇങ്ങനെ അറിയുന്നവൻ, എങ്ങനെ? ക്ഷേത്രജ്ഞം ചാപി മാമിദ്ധി എന്നെ ക്ഷേത്രജ്ഞനായി അറിയുന്നവൻ കുതശ്ചന, അവൻ ഒരു നിമിത്തത്തിൽ നിന്ന് ഒന്നിനെയും അവൻ ഭീതി ഭയക്കുന്നില്ല എന്ന് വെച്ചാൽ അവന് സംസാര ഭയമില്ല. ജനന മരണാദികളെ ഒന്നും അവൻ ഭയക്കുന്നില്ല. രാഗദ്വേഷാദികളെ ഒന്നും അവൻ ഭയക്കുന്നില്ല. അതുകൊണ്ടുള്ള ദുഃഖാനുഭവത്തെ അവൻ ഭയക്കുന്നില്ല എന്നുള്ളത്. ഇതെല്ലാം തത്വജ്ഞാനിയുടെ നിലയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അവിദുഷഹത്വം, അവിദ്വാന്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. അത് തസ്യ ഭയം ഭവതി, അത് തെറ്റ് രീതി തന്നെ പറയുകയാണ്. അറിയാതിരുന്നു കഴിഞ്ഞാലോ, ഞാനാണ് ക്ഷേത്രജ്ഞൻ എന്നുള്ള ഞാനും ഇല്ലാതെ വന്നു കഴിഞ്ഞാലോ അവന് ഭയം ഉണ്ടാകുന്നു. വെച്ചാൽ അവൻ ഈ ഘോരമായ സംസാരത്തിൽ കിടന്നു. അതുതന്നെ കഠോപനിഷത്തിലും പറയുന്നുണ്ട്. എന്താണ്? അവിദ്യായാം അന്തരേ വർത്തമാനാഹ സ്വയം ധീരാഹ പണ്ഡിതം മന്യമാനാഹ ഇതന്ദ്രമ്യമാണ എന്നെല്ലാം അവിടെ പറയുന്നുണ്ട്. അവിദ്യയുടെ ഉള്ളിൽ കഴിയുന്നവൻ എന്ന് വെച്ചാൽ ഈ ജനന മരണങ്ങളിൽ പെട്ടിരിക്കുന്നവൻ, അവനെന്താണ്? അന്ധേനൈവ നിയമാന യഥാന്താഹ എന്നെല്ലാം അവിടെ പറയുന്നുണ്ട്. അവന്റെ ഈ സംസാരം അനുപരതമായിരിക്കുന്നു, അവസാനിക്കാതെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി, ഇത് മുണ്ടകോപനിഷത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അത് ഭാഷ്യകാരൻ നിർബന്ധമാണ്. താൻ പറയുന്ന ഏത് കാര്യത്തിനും ഒരു പ്രമാണം, പൂർവ്വസൂരികളുടെ വാക്യങ്ങൾ ഉദ്ധരിക്കുക. അതുകൊണ്ടത് പറയുന്നു. എന്താണോ ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മത്തെ അറിയുന്നവൻ അത് തന്നെ. അപ്പോ സർവജ്ഞം ചാവി ക്ഷേത്രജ്ഞം ചാവി മാമിധി എന്ന് പറഞ്ഞാൽ അവൻ ആ സർവജ്ഞനായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ്. അതിവിടെ പറയുന്നു. അന്യോ അസൌ അന്യോ അഹം അസ്മീതി എന്ന സവേദ യഥാ പശുരേവംസ ദേവാന. സാധാരണ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ദേവന്മാർക്ക് ബലിയർപ്പിക്കുന്നു, ആടിനെയും മറ്റും പുരുതി കൊടുക്കുന്നു, യാഗങ്ങളിലും മറ്റും ചെയ്യുന്നവര് ഒരു പ്രവൃത്തിയാണത്. പശുക്കളെ എന്ന് വെച്ചാൽ മൃഗങ്ങളെ ബലി കൊടുക്കുക. അന്യോ അസൌ അന്യോ അഹം അസ്മി എന്നാരാണോ കരുതുന്നത് പറയുന്നു. അന്യോ അസൌ, ആ ഇന്ദ്രൻ അവൻ വേറെയാണ്. അഹം അസ്മി, അഹം അന്യൻ, ഞാൻ വേറെയാണ് എന്ന് കരുതുന്നു. ഇന്ദ്രനെയും തന്നെയും വേറെ കരുതുന്നു. ഈശ്വരനെയും തന്നെയും ആരാണോ വേറെ എന്ന് കരുതുന്നത്, നസവേദ, അവൻ പരമാർത്ഥം അറിഞ്ഞിട്ടില്ല. ഇന്ദ്രൻ വേറെയാണ് എന്ന് കരുതി ഇന്ദ്രന് വേണ്ടി യാഗങ്ങൾ ചെയ്ത് മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നവൻ വാസ്തവത്തിൽ അവൻ പരമാർത്ഥത്തെ അറിയുന്നില്ല. അതുകൊണ്ടെന്ന് വരുന്നു, യഥാ പശുരേവം ദേവം സദേവാന പശു, അവൻ ദേവന്മാർക്ക് പശുവാണ്. ദേവന്മാർക്ക് അവൻ പശുവാണ് എന്ന് വെച്ചാൽ മൃഗം, പശു എന്ന് വെച്ചാൽ മലയാളത്തിലെ പശുവല്ല, സംസ്കൃതത്തിലെ പശുവാണ്. അതിന്റെ അർത്ഥം മൃഗമെന്നാണ്. അവൻ ദേവന്മാർക്ക് മൃഗമാണ് എന്നർത്ഥം. എന്തുകൊണ്ട്? കാരണം ദേവന്മാർക്ക് മൃഗങ്ങളെ കൊന്ന് അതിന്റെ മാംസത്തെ ഹവിസായി അർപ്പിക്കുന്നു. അത് ദേവഭുജ്യം എന്നാണ്. ദേവന്മാർ അനുഭവിക്കേണ്ടതായിട്ടാണ് സങ്കല്പിക്കുന്നത്. ദേവന്മാർ അനുഭവിക്കേണ്ടതായ ഹവിസായിട്ടാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ അത് ദേവന്മാരുടെ ഭക്ഷണത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. അതുപോലെ ഇവൻ സ്വയം തന്നെ ഈ ഭേദബുദ്ധിയോടുകൂടി യാഗാദി കർമ്മങ്ങൾ ചെയ്യുന്നവൻ വാസ്തവത്തിൽ ഇവനും ഈ ദേവന്മാരുടെ ഹവിസാണ്. അത് കഴിഞ്ഞ് ഇവനും ആ കർമ്മം അനുഷ്ഠിച്ച കർമ്മത്തിന്റെ തന്നെ ഒരു ഭാഗമായിത്തീരുന്നു. അവനൊരിക്കലും ആ കർമ്മത്തിൽ നിന്ന് മുക്തി ലഭിക്കുന്നില്ല എന്നുള്ളത് അവന്റെ അവസ്ഥ. വാസ്തവത്തിൽ അവനെന്താണോ ഈ ദേവന്മാരെക്കാളും ഉയർന്ന നിലയാണ്. പക്ഷേ അതവൻ തിരിച്ചറിയാത്തതുകൊണ്ട് അവൻ വെറും മൃഗസമാനനായി ദേവന്മാർക്ക് സ്വയം ബലിയർപ്പിക്കപ്പെടുകയാണ്. എന്നുവെച്ചാൽ അവൻ ഈ സംസാരത്തിൽ നിന്നും മോചിക്കുന്നില്ല. അവന് വെറും ഒരു ബലിമൃഗത്തിന്റെ സ്ഥാനമേ ഉള്ളൂ. ഈ ദേവന്മാരെ അന്യരായി കണ്ട് വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വൈദികന്മാർക്ക് എന്നുള്ള ഭാഗത്തെ പറയുന്നിടത്താണ് ബൃഹദാരണ്യവംശത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. മറിച്ച് ആത്മവിദ്യ ആരാണോ ആത്മവിദ്, എന്താണ് ക്ഷേത്രജ്ഞം ജാപി മാംവിദ്ധി എന്നറിയുന്നത് അവൻ സഹിതം സർവം ഭവതി. അവൻ ബലിമൃഗമൊന്നുമല്ല, വിനയോ അവൻ ഇത് സർവവുമായിത്തീരുന്നു. സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് പറയുന്ന അർത്ഥത്തെക്കുറിച്ച് പറയുകയാണ്. അവൻ സർവാത്മഭാവത്തെ പ്രാപിക്കുന്നു. അതും ബൃഹദാരണ്യ പുരുഷത്തിൽ തന്നെ പറയുന്നതാണ്. യഥാ ചർമ്മവത് ആകാശം വിഷ്ടയിഷ്യന്തി മാനവാഹ എന്ന് പറഞ്ഞ് ചേതാശ്രുതി പറയുന്നുണ്ട്. എന്താണ് ഈ ആത്മാവിനെ അറിയാതെ, അല്ലെങ്കിൽ ഈ തത്വ ആ ക്ഷേത്രജ്ഞനായിരിക്കുന്ന പരമാത്മാവ് എന്നുള്ള ആ തത്വബോധം കൂടാതെ ഈ സംസാരത്തിൽ നിന്ന് മോചിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഈ ആകാശത്തെ ഒരു ചർമ്മത്തെ ചുരുട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. ചർമ്മം എന്ന് പറയുന്നത് മൃഗത്തോല് ഇരിക്കുന്നതിനും മറ്റും ഉപയോഗിക്കുന്നു. അത് ഇരുന്നു കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകുമ്പോൾ അതിനെ ചുരുട്ടിയെടുത്തുകൊണ്ട് പോകുന്നു. അതുപോലെ ഈ ആകാശത്തെ വിശാലമായ ഒരു പ്രതലമായി ധരിച്ച് ബാലന്മാരും മറ്റും അതിനെ ചുരുട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. അതൊരു പാഴ്വേലയാണ്, അർത്ഥശൂന്യമായ കാര്യമാണ്. അതുപോലെയാണ് ഈ ദേവനെ ആത്മത്വനെ അറിയാതെ മോക്ഷത്തിനു വേണ്ടി ഒരുവൻ ശ്രമിക്കുന്നത് എന്ന് ശ്രുതി വേറെയും പറയുന്നുണ്ട്. സ്മൃതയശ്ച സ്മൃതികൾ പറയുന്നുണ്ട്. ഇവിടെ ഗീതി തന്നെ പറയുന്നു. എന്താണ് അജ്ഞാനേ നാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവ. ഈ ജ്ഞാനം വിവേകം, എന്താണ് ഇവിടെ വിവേകം എന്ന് പറയുന്നത്? ക്ഷേത്രജ്ഞം ചാപ്പി മാം വിദ്ധി, ക്ഷേത്രജ്ഞനായിരിക്കുന്നത് ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ സ്വയം പറഞ്ഞ കാര്യം. അത് ആ ജ്ഞാനത്തെ, ആ ജ്ഞാനം എന്ത് ചെയ്യുന്നു? അത് പറഞ്ഞിട്ടും കേട്ടിട്ടും അജ്ഞാനേനാവൃതം, ആ ജീവനിൽ അത് അജ്ഞാനം കൊണ്ട് അവന്റെ വിവേകം കൊണ്ട് അത് മൂടിയിരിക്കുകയാണ്. ആ ജ്ഞാനം അവന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നില്ല. തേന അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ജന്തവഹമുഹ്യന്തി, ഈ ജീവികളെല്ലാം മോഹിക്കുന്നു. ജീവികളെല്ലാം സുഖദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ട് ഈ സംസാരത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഹൈവതേർ ജിതസർഗു യേഷാം സാമ്യേ സ്ഥിതം മനഃ, യേഷാം മനഃ സാമ്യേ സ്ഥിതം. ആരാണോ, ആരുടെ മനസ്സാണോ ഈ സമത്വത്തിൽ ഉറച്ചിരിക്കുന്നത്, ഏകത്വത്തിൽ, ഏകത്വബോധത്തിൽ ഉറച്ചിരിക്കുന്നത്, ആരുടെ മനസ്സിൽ നിന്നാണോ ജീവേശ്വര ഭേദം ഇല്ലാതായത്, തേഹി ഇഹ ഏവ സർഗ ജിത, അവരെന്ത് ചെയ്തിരിക്കുന്നു? ഇവിടെ തന്നെ ഈ ശരീരത്തോടുകൂടി ഈ ജന്മത്തിൽ തന്നെ ഈ സംസാരത്തെ ജയിച്ചിരിക്കുന്നു എന്ന് ഗീതയിലും പറയുന്നുണ്ട്. വേറെയും സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം, ഏതൊരുവനാണോ ഈശ്വരനെ സമമായി സർവത്തിലും കാണുന്നത്. ഇവിടെ ഭഗവാൻ പറഞ്ഞ രീതിയിൽ സർവചരാചരങ്ങളിലും ആ ഏകനായ ഈശ്വരൻ തന്നെയാണ് ഇരിക്കുന്നതെന്ന് അറിയുന്നത് കുതർക്കങ്ങളൊന്നും ഉന്നയിക്കാതെ നേരത്തെ പറഞ്ഞ പൂർവക്ഷി പറഞ്ഞതായ കർക്കശമായ തർക്കജാലങ്ങളൊന്നും ഉയർത്താതെ ആരാണിതിനെ ശാന്തനായി യോഗാഗ്ര ചിത്തമായി ഈ സമമായി കാണുന്നത്. അവനെന്ത് ചെയ്യുന്നു? അവൻ തന്നെ നശിപ്പിക്കുന്നില്ല, മറിച്ച് അവൻ തന്നെ മോചിപ്പിക്കുന്നു. ഈ സംസാരത്തിൽ നിന്ന് അവൻ മുക്തനായിത്തീരുന്നു. അതിന് വേറെയും യുക്തികളുണ്ട്. യുക്തിരൂപത്തിലുള്ള മഹാഭാരത വാക്യങ്ങളെ വീണ്ടും പറയുകയാണ്. ന്യായദശ്ച, അത് യുക്തിക്ക് വേണ്ടി സ്വീകരിക്കുന്നത് എന്താണ്? സർപ്പാൻ കുശാഗ്രാണി തഥോ ഉദപാനം ജ്ഞാത്വ മനുഷ്യാ പരിവർജയന്തി അജ്ഞാനദസ്തത്ര പതന്തി കേജിത് ജ്ഞാനേ ഫലം പശി യഥാവിശിഷ്ടം. സർപ്പാൻ, ഒരു വഴിയാത്രക്കാരൻ, ശ്രദ്ധാലുവായ ഒരു വഴിയാത്രക്കാരൻ എന്ത് ചെയ്യുന്നു? സർപ്പാൻ, വഴിയിൽ സർപ്പങ്ങൾ ഉണ്ടാവും എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ സർപ്പങ്ങളെ കണ്ടിട്ടോ എന്ത് ചെയ്യുന്നു? അതിനെ ഒഴിവാക്കി നടക്കുന്നു. അല്ലെങ്കിൽ സർപ്പങ്ങളില്ലാത്ത വഴിയിൽ നടക്കുന്നു. അല്ലെങ്കിൽ സർപ്പങ്ങളെ ഒഴിവാക്കിയിട്ട് അവൻ നടന്നു പോകുന്നു. കുശാഗ്രാണി, കുശപ്പുല്ല് ദർഭ, അതിന്റെ അഗ്രം എന്ന് വെച്ചാൽ അത് മുറിച്ച് നിർത്തിയിരുന്നാണ്. അത് പഴയകാലത്ത് കുശയാണ് യാഗത്തിനും മറ്റും ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് മുറിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചുവട്, മൂർച്ചയുള്ള ചുവടിൽ വീണ്ടും പോയി ചവിട്ടിയാൽ കാലിന് മുറിവുണ്ടാവും, മുള്ളു കൊള്ളുന്നത് പോലെ. അതാണ് കുശാഗ്രം. കുശാഗ്രം ഉണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ, അത് കാലിൽ കൊണ്ട് കാലിന് മുറിവ് പറ്റുമെന്നറിഞ്ഞു കഴിഞ്ഞാൽ വഴിയാത്രക്കാരൻ എന്ത് ചെയ്യുന്നു? ബുദ്ധിയുള്ളവൻ അതിന്റെ പുറത്ത് ചവിട്ടാതെ ഒഴിഞ്ഞ് വഴിയെ നടക്കുന്നു. തഥാ ഉദപാനം, അതുപോലെയാണ് പൊട്ടക്കിണർ. വഴിയിൽ എവിടെയെങ്കിലും പൊട്ടക്കിണർ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അവൻ അതിനെ ഒഴിഞ്ഞു പോകുന്നു. ഇതെല്ലാം ഞാത്വ, ബുദ്ധിയുള്ള മനുഷ്യർ ഇതിനെയെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് മനുഷ്യ പരിവർജയന്തി, വഴിയാത്രയിൽ ഇതിനെയെല്ലാം ഒഴിവാക്കുന്നു, ഒഴിവാക്കി നേരായ വഴിയെ നടക്കുന്നു. എന്നാലോ അജ്ഞാനത തത്ര പതന്തി കേജി, ചിലരാണെങ്കിലോ അജ്ഞാനത, അറിവില്ലായ്മ കൊണ്ട് വഴിയിൽ സർപ്പമുണ്ട് എന്നുള്ളത് ധരിക്കാതെ, അല്ലെങ്കിൽ വഴിയിൽ കുശാഗ്രങ്ങളുണ്ട് അതിൽ ചവിട്ടിയാൽ കാലം മുറിയും വേദനിക്കും എന്നുള്ളത് ചിന്തിക്കാതെ, പൊട്ടക്കിണറാണ് പുല്ല് മൂടിയത് എന്ന് തിരിച്ചറിയാതെ ചിലരെന്ത് ചെയ്യുന്നു? തത്ര പതന്തി, അതിൽ പോയി വീഴുന്നു. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ജ്ഞാനേ ഫലം പശ്യ യഥാ വിശിഷ്ടം, ജ്ഞാനേ വിശിഷ്ടം ഫലം പശ്യ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, തിരിച്ചറിവ്, വിവേകം, ജ്ഞാനം, അതിന്റെ ഫലം വളരെ വിശിഷ്ടമാണ്. അത് ഒരു മനുഷ്യനെ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു. ഇത് വഴിയാത്രയ്ക്ക്, സാധാരണ വഴിയാത്രയ്ക്ക് ജ്ഞാനം അവന് അപകടങ്ങളൊന്നും, വഴി യാത്രയിൽ അപകടങ്ങളൊന്നും ഉണ്ടാകാതെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നതിന് അത്യന്തം ഉപകരിക്കുന്നതാണ്. അവിവേകമുള്ളവന്, വഴിയെക്കുറിച്ചുള്ള ശരിയായ ബോധമുള്ളവന് മാത്രമേ ദുർഘടങ്ങളിൽ പെടാതെ തന്നെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തെത്തിക്കാൻ കഴിയൂ. അതുപോലെ ഇതെങ്ങനെയാണോ സാധാരണ വഴിയാത്രയ്ക്ക് ഈ ഒരു വിവേകം ലക്ഷ്യത്തിലെത്താൻ ഒരുവിനെ സഹായിക്കുന്നത്, ഇതൊരു ഉപമയായി പറഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ ഈ സംസാര യാത്രയിലും ജീവന് ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഇത്തരം ദുർഘടങ്ങളെല്ലാം ഒഴിവാക്കി പോകുന്നതിനുള്ള വിവേകം അത്യന്താപേക്ഷിതമാണ്. വിവേകം ഉണ്ടായിരിക്കണം, അല്ലാതിരുന്നാലോ അവൻ പതന്തി, അപകടങ്ങളിൽ ചെന്ന് ചാടും. ആധ്യാത്മിക മാർഗത്തിലും ശരിയായ രീതി സഞ്ചരിക്കുന്നതിന് ഈ ആധ്യാത്മിക മാർഗത്തിലുണ്ടാകാവുന്ന ഈ ദുർഘടങ്ങളെക്കുറിച്ചെല്ലാം ജിജ്ഞാസുക്കൾ, സാധകന്മാർ ശരിയായ ബോധവാന്മാരായിരിക്കണം. അല്ലെങ്കിൽ എന്തുവരും? സർപ്പങ്ങളെ ചവിട്ടും, കുശാഗ്രത്തിൽ ചവിട്ടും, പൊട്ടക്കിണറുകളിൽ വീണും, അത് വീണിട്ട് പിന്നെ വേദനിച്ച് നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് മനുഷ്യൻ ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ വളരെ വിവേകപൂർവ്വം ശരിയായ മാർഗത്തെ തെരഞ്ഞെടുത്ത് തന്നെ സഞ്ചരിക്കണം, വെറുതെ ജീവിതം പാഴാക്കരുത്. അതാണ് ഇവിടെ പറയുന്നത്. തഥാച ദേഹാദിഷു ആത്മബുദ്ധി അവിദ്വാൻ രാഗദ്വേഷാദി പ്രയുക്തോ ധർമാധർമാനുഷ്ഠാനക ജായതേ മ്രിയതേ ച ഇത്യവഗമ്യതേ. അതുകൊണ്ടെന്താണ്? തഥാച ദേഹാദിഷു ആത്മബുദ്ധി, ഈ ദേഹാദികളിൽ ആത്മബുദ്ധിയുള്ളവൻ, ശരീരത്തിൽ ആത്മബുദ്ധി, ശരീരത്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം മമത, ഇത്തരം ബുദ്ധിയുള്ള അവിദ്വാൻ, അവിവേകി, അജ്ഞാനി, നേരത്തെ പറഞ്ഞ പൊട്ടക്കിണറിൽ ചാടുന്നവനെ പോലെയുള്ള അവിവേകി, രാഗദ്വേഷാദി പ്രയുക്തോ, അവന്റെ ജീവിതം മുഴുവൻ എന്താണ്? രാഗദ്വേഷാദികളാൽ പ്രേരിതമായിട്ടാണ്. അവന്റെ അറിവും അവന്റെ പ്രവൃത്തിയും എല്ലാം, ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന എന്താണ്? അവന്റെ രാഗവും ദ്വേഷവുമാണല്ലാതെ വിവേകമില്ല. അവനെന്ത് ചെയ്യുന്നു? ധർമാധർമാനുഷ്ഠാനകൃത്, അവൻ ഈ അഹന്തയോടുകൂടി, മമതയോടുകൂടി, രാഗദ്വേഷങ്ങളാൽ പ്രേരിതനായി പുണ്യപാപകർമ്മങ്ങൾ ചെയ്യുന്നു. പുണ്യം ചെയ്തിട്ടും വിശേഷമൊന്നുമില്ല, അത് നമ്മൾ കർമ്മയോഗത്തിന്റെ ചർച്ചയിൽ മനസ്സിലാക്കിയതാണ്. ധർമ്മ അധർമ്മം, ധർമ്മം എന്ന് വെച്ചാൽ പുണ്യം, അഹന്തയോടുകൂടി, മമതയോടുകൂടി, രാഗദ്വേഷ പ്രേരിതനായി പുണ്യം ചെയ്താലും പാപം ചെയ്താലും ഒരേ ഫലം തന്നെ. അവൻ എന്താണ് അതിന്റെ ഫലം? ജായതേ മറിയതേ, അവൻ ജനിക്കുകയും മരിക്കുകയും ചെയ്യും. നിത്യവഗമ്യത എന്ന് വെച്ചാൽ ഈ സംസാരത്തിൽ നിന്ന് ജനന മരണ പ്രവാഹത്തിൽ അവനൊരിക്കലും ശാന്തിയില്ല, അവനൊരിക്കലും ഇതിൽ വിശ്രമിക്കാൻ പറ്റത്തില്ല, അവൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. മറിച്ചാണെങ്കിലോ ദേഹാദി വ്യതിരിക്ത ആത്മദർശിനോ, പക്ഷെ ഇവിടെ പറഞ്ഞ ഈ തത്വത്തെ ഗ്രഹിച്ചവൻ, ഭഗവാൻ പറഞ്ഞ ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി എന്നുള്ള ഈ തത്വത്തെ ഗ്രഹിച്ചവൻ, ദേഹാദി വ്യതിരിക്തമായ തന്നെ ദേഹാദികളിൽ നിന്നും വ്യതിരിക്തമായി അറിയുന്നവൻ, അതാണ് ദേഹാദി വ്യതിരിക്ത ആത്മദർശി. രാഗദ്വേഷാദി പ്രഹാണ അപേക്ഷ ധർമാധർമ്മ പ്രവൃത്തി ഉപശമാത്, അവനെന്ത് ചെയ്യുന്നു? ശമിക്കുന്നു. ഉപശമം, സന്യാസം, വാസ്തവത്തിലുള്ള സന്യാസം സംഭവിക്കുന്നു. എന്താണത്? ധർമാധർമ്മ പ്രവൃത്തി വശമാത്, ധർമാധർമ്മ പ്രവൃത്തികൾ, പുണ്യപാപ പ്രവൃത്തികൾ ഉപശമിക്കുന്നവന്. അത് എന്തിനെ അപേക്ഷിച്ചിരിക്കുന്നു? എന്തുകൊണ്ട് മറ്റുള്ളവരിലത് ശമിക്കുന്നില്ല? രാഗദ്വേഷാദി പ്രഹാണാപേക്ഷ, രാഗദ്വേഷാദികളുടെ നാശത്തെ അപേക്ഷിക്കുന്ന രാഗദ്വേഷാദികൾ ഉണ്ടെങ്കിൽ അത് ജീവനിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവനിൽ നിന്ന് അവശ്യം പുണ്യപാപ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടേയിരിക്കും. മറിച്ച് രാഗദ്വേഷാദികളുടെ പ്രഹാണം നാശം, രാഗദ്വേഷാദികളുടെ നാശം സംഭവിച്ചാലോ അവന് ഈ പുണ്യപാപ പ്രവൃത്തി ഉപശമിക്കുന്നു, എന്നുവെച്ചാൽ അവൻ സന്യാസത്തിലേക്ക് പോകുന്നു എന്നുള്ളത്. ഉപശമം എന്ന് വെച്ചാൽ സന്യാസം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? മുച്ചതേ, അവൻ മുക്തനായിത്തീരുന്നു, അവനീ സംസാരത്തിൽ നിന്നും മുക്തനായിത്തീരുന്നു. ഇതി എന്ന് ഞാൻ ഈ പറയുന്ന സിദ്ധാന്തത്തെ ഭാഷകാരം പറയുകയാണ്. ഞാൻ ഈ പറയുന്ന ഈ യുക്തിയെ പ്രമാണ സഹിതമായി ഞാൻ പറയുന്ന ഈ കാര്യത്തെ കേനചിത് പ്രത്യാഖ്യാതം ശക്യം ന്യായത. ഇതിനെ യുക്തിയുക്തമായി, ഇത് അസംബന്ധമാണെന്ന് ആർക്കും പറയാം. അത് ഏത് വിദ്വാൻ പറയുന്ന കാര്യത്തെയും ഏത് മൂർഖനും പറയാം. ഈ പറയുന്നത് പഴമ്പില്ലാത്ത കാര്യമാണ്. അങ്ങനെ പറയുന്നത് മൂർഖന്മാരുടെ സ്വഭാവമാണ്. ഇയാൾ സംസാരിക്കുന്നത് വിവരമില്ലാതെയാണെന്ന് പറയും. പറയുന്നു, അത് പറയുന്നതിന് അതിനെ ഭാഷകാരം നിഷേധിക്കുന്നില്ല. ശാസ്ത്രങ്ങളിലൊന്നും മൂർഖന് സമാധാനം പറയുന്നില്ല. കാരണം അവൻ ശാസ്ത്രത്തിന്റെ വിഷയമേ അല്ല. അതുകൊണ്ട് അത്തരക്കാരെ വിട്ടിട്ട് പറയുകയാണ് ന്യായത. ആരാണോ യുക്തിയുക്തമായി ചിന്തിക്കുന്നത്, യുക്തിയുക്തമായി ചിന്തിക്കുന്ന ഒരാളിന് ആർക്കും തന്നെ കേനചിത് പ്രത്യാഖ്യാതം ഞാൻ പറയുന്നതിനെ നിഷേധിക്കുന്നത് നിശക്യം, ആർക്കും സാധ്യമേ അല്ല. ഇതാണ് സംസാരം. സംസാരത്തിൽ നിന്നും മോചനത്തിനുള്ള മാർഗം ഇതാണ് എന്ന് ഞാൻ യുക്തിയുക്തമായും സപ്രമാണമായും സ്ഥാപിച്ച ഈ തത്വത്തെ നിഷേധിക്കുന്നതിന് മനുഷ്യരായിട്ടോ ദേവന്മാരായിട്ടോ ആരും തന്നെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല എന്നാണ് പറയുന്നത്. നക്കേനചിത് പ്രത്യാഖ്യാതം ശക്യം ന്യായത. അതിനുള്ള ന്യായം അല്ലെങ്കിൽ യുക്തി മനുഷ്യന്റെ കയ്യിലില്ല എന്നാണ് അങ്ങനെ ഉറപ്പിച്ച് അവർക്ക് എന്താണ് അവർ പറയുന്നത് അതിൽ ദൃഢമായ ബോധമുണ്ട്. ദൃഢബോധന്മാരാണ്. തത്രൈവം സതി ക്ഷേത്രജ്ഞസ്യ ഈശ്വരസ്യൈവ സദോ അവിദ്യാകൃത ഉപാധിഭേദതഃ സംസാരിത്വം ഇതി ഭവതി. അതുകൊണ്ടെന്താണ്, നേരത്തെ ചോദിച്ച ചോദ്യത്തിന് സമാധാനം പറഞ്ഞു വരികയാണ്. ആർക്കാണ് ഈ സംസാരം? ജീവനാണോ ഈശ്വരനാണോ? രണ്ടും ഒന്നാണെങ്കിൽ ഒന്നുകിൽ സംസാരം ഇല്ലെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഈശ്വരൻ സംസാരിയാണെന്ന് പറയേണ്ടി വരും എന്ന് പറഞ്ഞ ചോദ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അതിന്റെ മറുപടിയായി പറയുകയാണ് തത്രയും സതി. കാര്യങ്ങളെല്ലാം ഇതുവരെ ഈ രീതിയിൽ വിശദീകരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെയെല്ലാം മനസ്സിലാക്കാമെങ്കിൽ ഈ പറയുന്ന കാര്യം കൂടി മനസ്സിലാക്കണം. എന്താണ് ക്ഷേത്രജ്ഞസ്യ ഈശ്വരസ്യൈവ സദോ അവിദ്യാകൃത ഉപാധിഭേദതഃ സംസാരിത്വം. ഈ ക്ഷേത്രജ്ഞസ്യ ഈശ്വരസ്യ, ക്ഷേത്രജ്ഞൻ തന്നെയാണ് ഈശ്വരൻ. ക്ഷേത്രജ്ഞനും ഈശ്വരനും ഒന്ന് തന്നെ. ക്ഷേത്രജ്ഞസ്യ ഈശ്വരസ്യ എന്ന് രണ്ടായി പറയുന്നുണ്ടെങ്കിൽ അഭേദ ഷഷ്ടി എന്ന് പറയും. അഭേദാർത്ഥത്തിൽ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഷഷ്ടി ഉപയോഗിക്കും. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത് ഇതുപോലെ പറയുന്നുണ്ട്, ശാസ്ത്രം തന്നെയാണ് ഗുരുവാക്യം, രണ്ടും രണ്ടല്ല. അതുപോലെ ക്ഷേത്രജ്ഞസ്യ ഈശ്വരസ്യ ഷഷ്ടി വിഭക്തി ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ചില അർത്ഥങ്ങളൊക്കെ കിട്ടും. ക്ഷേത്രജ്ഞനായിരിക്കുന്ന ഈശ്വരന് സതഹ അവിദ്യാകൃത ഉപാധി ഭേദത, അങ്ങനെയുള്ള ക്ഷേത്രജ്ഞനായിരിക്കുന്ന ഈശ്വരൻ എങ്ങനെ സംസാരിത്വം വരുന്നു? അവിദ്യാകൃത ഉപാധി ഭേദത, അവിദ്യാകൃതമായ ഉപാധികളെ കൊണ്ട്, അവിദ്യാജന്യമായിരിക്കുന്ന ഉപാധികൾ. അത് പറയും എന്താണ്? അജ്ഞാനം, സംശയം, വിപര്യം. അത് അവിദ്യാകൃതമാണ്, അവിദ്യ കൊണ്ടുണ്ടാകുന്നതാണ്. ഈ അജ്ഞാന സംശയ വിപര്യങ്ങളെ കൊണ്ട് അത് അവിദ്യയുടെ കാര്യമാണ്. ക്ഷേത്രജ്ഞന്റെ സ്വന്തമല്ല, ഈശ്വരന്റെയും സ്വന്തമല്ല. അത് അവിദ്യ തമസ് എന്നറത് പറയും. ആ തമസ്സുണ്ടാകുന്നതാണ്. ആ തമസ്സുണ്ടാകുന്ന ഈ അജ്ഞാന സംശയ വിപര്യങ്ങളെ കൊണ്ട് സംസാരിത്വം വരുന്നു. വാസ്തവത്തിലുള്ള സംസാരിത്വമാണോ? അല്ല. അതിനുവേണ്ടിയാണ് പറയുന്നത് ഇവ ഭവതി സംസാരിത്വം. ഇവ ഭവതി സംസാരിത്വം പോലെ തോന്നുന്നു. അജ്ഞന് തന്റെ അജ്ഞാനം കൊണ്ട് താൻ സ്വയം സംസാരി എന്നതുപോലെ അനുഭവപ്പെടുന്നു. വാസ്തവത്തിൽ താൻ സംസാരി അല്ലെങ്കിലും ഇതാണ് ജീവന്മാർക്ക് അനുഭവപ്പെടുന്നത്. തന്റെ അനുഭവം വാസ്തവത്തിന് വിരുദ്ധമാണ്. അപ്പോൾ ഈശ്വരൻ എന്താണോ ഇത്തരം ഉപാധികളെ കൊണ്ട് സംസാരിയെ പോലെ അനുഭവപ്പെടുന്നു. ആർക്ക്? ആജ്ഞനായിരിക്കുന്ന ജീവൻ ഈശ്വരനുണ്ട്. യഥാസ്ഥാനവും പുരുഷനിശ്ചയ, അതെന്താണോ? അവിടെ ഒരു വലിയ സംശയം വരും. അതെങ്ങനെ അങ്ങനെ സംഭവിക്കാമോ? വാസ്തവത്തിൽ നമ്മുടെ അനുഭവങ്ങളെ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യത്തിന്റെ താല്പര്യം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ, നമ്മളതിനാണ് പ്രത്യക്ഷം എന്ന് പറയുന്നത്. ആ പ്രത്യക്ഷത്തെ നിരാകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അറിവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുകയായിരിക്കും. അത് നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ഭ്രാന്ത് പിടിക്കും. കാരണം തന്റെ പ്രത്യക്ഷ അനുഭവങ്ങൾ അസംബന്ധമാണെന്നോ താൻ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൽപ്പിതമാണെന്നോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാസ്തവമായ അനുഭവം എന്താണ്? വാസ്തവമായ അനുഭവമൊന്നും ഇല്ലാതെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവന്റെ ചിന്തയ്ക്ക് അവന്റെ വിചാരങ്ങൾക്ക് ഒന്നും ഒരു സ്ഥായിത്വം ഒരു അസ്തിത്വം ഇല്ലാതെ വരും. അത് മനുഷ്യന് ആശയക്കുഴപ്പത്തിനുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കാമോ? പ്രത്യക്ഷമായി താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംസാരം, ഇത് തമസിന്റെ സൃഷ്ടിയാണ്, അജ്ഞാനത്തിന്റെ സൃഷ്ടിയാണ്, അവിദ്യയുടെ സൃഷ്ടിയാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ സംഭവിക്കാം? പ്രത്യക്ഷ അനുഭവം എപ്പോഴെങ്കിലും അങ്ങനെ അല്ലാതായി തീരുമോ എന്നാണ് ചോദ്യത്തിന്റെ താല്പര്യം. അതിന് ഉദാഹരണം പറഞ്ഞ് സംഭവിക്കാറുണ്ടല്ലോ. സ്ഥാണു പുരുഷ നിശ്ചയ, ഒരു ഇരുട്ടത്ത് നടക്കുന്ന ഒരാള് വഴിയിൽ മരം മുറിച്ചു മാറ്റി ഒരു കുറ്റിയെ കണ്ടു. കുറ്റിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അയാളുടെ മനസ്സിൽ പല ആശങ്കകളോടുകൂടി അയാൾ സഞ്ചരിക്കുകയായിരുന്നു. അയാളുടെ മനസ്സിൽ കള്ളൻ വഴിയിൽ കാണാം എന്നുള്ള ഭയമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അയാൾ മറ്റ് ഏതെങ്കിലും മനുഷ്യരെ പ്രതീക്ഷിച്ചായിരിക്കും ആ ഇരുട്ടുള്ള ഭാഗത്തേക്ക് നടന്നു ചെന്നത്. അതുകൊണ്ട് അയാളുടെ മനസ്സിന്റെ ഭാവനകൾക്കൊക്കെ അനുസരിച്ച് പെട്ടെന്ന് അയാൾക്ക് ആ മരക്കുറ്റിയെ പുരുഷ, അത് പുരുഷനാണെന്ന് തോന്നി. വെറുതെ തോന്നുകയല്ല, അയാളതിനെ ഉറപ്പിച്ചു അതവിടെ പുരുഷൻ എന്ന അയാൾക്ക് പ്രത്യക്ഷമായ ബോധം ഉണ്ടാവുകയാണ്. അയാളുടെ പ്രത്യക്ഷമായ അനുഭവമാണ് ഈ അനുഭവം ആത്യന്തികമായി ശരിയാണോ എന്നാണ് ഇനി പരിശോധിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കാമെങ്കിൽ, അതായത് മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവൻ സത്യമെന്ന് കരുതുന്ന അനുഭവങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ ചില അനുഭവങ്ങൾ മിഥ്യയാണെന്ന് അവൻ ഉറപ്പിക്കാമെങ്കിൽ, ഈ അനുഭവം സത്യമാണെന്ന് ആരും കരുതത്തില്ല, ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം ഇത് സർവ്വസാധാരണമായി മനുഷ്യർക്കുണ്ടാകുന്ന ഒരു അനുഭവമാണ്, പ്രത്യക്ഷമായ അനുഭവമാണ്, നിശ്ചയാത്മികമായ ജ്ഞാനമാണ്, നിശ്ചയാത്മകമായ അനുഭവമാണത്. എന്താണോ ഈ തൂണ്, ഇത് പുരുഷനാണ്. തൂണ് പുരുഷനെന്നെല്ലാം പറയുന്നത് തൂണിനെ കണ്ടിട്ട് പറയുന്നു ഇത് പുരുഷനാണ്. ഈ തൂണ് പുരുഷനെന്ന് അനുഭവം ഉണ്ടാകുന്നില്ല, തൂണിനെ കുറിച്ചുള്ള അനുഭവം ഉണ്ടാകുന്നില്ല, മറിച്ച് അതാ പുരുഷൻ എന്ന് ഞാൻ ഉണ്ടാകുന്നു. ഒരു നിമിഷം അവൻ ഒന്നുകൂടി ശ്രദ്ധിച്ചൊക്കെ നോക്കുന്നു, വീണ്ടും അവൻ കുറച്ചുകൂടി അടുത്ത് ചെന്ന് നോക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും കാരണത്തിൽ പ്രകാശം വന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിമിത്തം കൊണ്ട് അവന്റെ മനസ്സ് പെട്ടെന്നൊരു മാറ്റം സംഭവിച്ച്, അല്ലെങ്കിൽ പഴയ മുമ്പുണ്ടായിട്ടുള്ള സമാനമായ അനുഭവങ്ങളെ അവൻ സ്മരിക്കുന്നു, ഏതെങ്കിലും തരത്തിൽ അടുത്ത നിമിഷം അവൻ തിരിച്ചറിയുന്നു എന്താണ്? സ്ഥാണുരയം എന്ന പുരുഷ, ഈ കാണുന്നത് സ്ഥാണുവാണ്, പുരുഷനല്ല എന്ന് മറിച്ചൊരു ബുദ്ധി ഉണ്ടാകുന്നു. അതുവരെ എന്താണ്? അവന് നിശ്ചയമാണ്. ആ മറിച്ചൊരു ബോധം ഉണ്ടാകുന്നതുവരെ നിശ്ചയമാണ്. മറിച്ചൊരു ബോധം ഉണ്ടാകുമ്പോഴാണ് അവൻ തിരിച്ചറിയുന്നത് എന്താണോ, തന്റെ പ്രത്യക്ഷത്തിൽ താൻ യുക്തിയുക്തമായി ബോധിച്ച തന്റെ അനുഭവം അത് ശരിയായിരുന്നില്ല. അത് വെച്ച് അവന് തീരുമാനിക്കാൻ കഴിയുന്ന എന്താണോ, പ്രത്യക്ഷമായി യുക്തിയുക്തമായി നമുക്കുണ്ടാകുന്ന ഈ അനുഭവങ്ങൾ സത്യമാണെന്ന് ഈ അനുഭവങ്ങൾക്ക് ഒരു ബാധ ഉണ്ടാകുന്നത് വരെ മാത്രമേ നിശ്ചയിക്കാവൂ. എന്നെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു ജ്ഞാനം ഉണ്ടാകുന്ന എന്താണോ, ഇത് ശരിയല്ല, അതുവരെ മാത്രമേ ഈ അനുഭവത്തെ സത്യം യഥാർത്ഥം എന്നെല്ലാം പറയാൻ പറ്റൂ. ഏതൊരു അനുഭവത്തിലും ഒരു ബാധയെ നമുക്ക് പ്രതീക്ഷിക്കാം, എന്നുവെച്ചാൽ അതിന് വിപരീതമായി വരുന്ന ഒരു ജ്ഞാനത്തെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിച്ചുകൊണ്ടേ ഒരു പ്രത്യക്ഷ അനുഭവത്തെ അല്ലെങ്കിൽ ഒരു യുക്തിയെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഈ പ്രത്യക്ഷമായ അനുഭവം, ഈ അനുഭവത്തെ സാധൂകരിക്കുന്ന യുക്തികളും ഒന്നും പാരമാർത്ഥികമല്ല. ഏത് സമയത്തിനും ഏത് സമയത്തും അതിന് ബാധയുണ്ടാകാം. ബാധ എന്ന് പറഞ്ഞാൽ അതല്ല എന്നുള്ള ജ്ഞാനം, ഇതുവരെ ഞാൻ അറിഞ്ഞത് ശരിയല്ല എന്നുള്ള ജ്ഞാനം, അതുണ്ടാകാം എന്ന് ഏതൊരു അനുഭവത്തെ സംബന്ധിച്ചും പ്രതീക്ഷിച്ചാണ്. അതിനൊരു ഉദാഹരണമായിട്ടാണ് ഇത് പറഞ്ഞത്. സ്ഥാണു പുരുഷ, ആ മരക്കുറ്റിയെ കണ്ടിട്ട് ഇത് പുരുഷനാണെന്ന് നിശ്ചയിക്കുന്നത്. എന്നുവെച്ചാൽ പുരുഷധർമ്മ സ്ഥാണോർ ഭവതി സ്ഥാണുധർമ്മ പുരുഷസ്യ, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു അനുഭവം സർവ്വസാധാരണമായി എല്ലാ മനുഷ്യർക്കും ഏതെങ്കിലും ഒരു സമയത്തുണ്ടായിട്ടുള്ളതാണ്. അത് സ്ഥാണു പുരുഷനാണെന്നും വേണമെന്നില്ല. ഒരു വിപരീത ജ്ഞാനം, ഏതെങ്കിലും ഒരു വസ്തുവിനെ മറ്റൊന്നും ധരിച്ചു പോവുക, ഏതെങ്കിലും ഒരു നിമിഷം അത് സംഭവിക്കാത്ത ഒരു മനുഷ്യജീവിതമേ ഇല്ല. അത് വാസ്തവത്തിൽ കൂടുതൽ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിപരീത ജ്ഞാനമാണ്. യഥാർത്ഥ ജ്ഞാനം അപൂർവമേ സംഭവിക്കാറുള്ളൂ. വിപരീത ജ്ഞാനങ്ങളാണ് ദൈനംദിന വ്യവഹാരത്തിൽ ഈ കർമ്മമണ്ഡലത്തിൽ മനുഷ്യന്റെ ചിന്തയിലും പ്രവൃത്തിയിലും എല്ലാം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിപരീതമാണ്, വിപരീത ബുദ്ധിയാണ്. വളരെ അപൂർവമായി മാത്രമേ നമ്മുടെ വ്യവഹാര മണ്ഡലത്തിൽ പോലും യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകാറുള്ളൂ. അത് നമ്മൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, നമ്മൾ വളരെ വസ്തുനിഷ്ഠമായ പഠനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും എല്ലാം വിധേയമാക്കി അതിനെ സംബന്ധിച്ച് നമ്മുടെ അനുഭവങ്ങളെ സംബന്ധിച്ചുള്ള ആത്യന്തികമായ ഒരു നിഗമനത്തിലെത്തിച്ചേർന്നാൽ ഇതാണ് ഇതിനെ സംബന്ധിക്കുന്ന പരമാർത്ഥം എന്നിങ്ങനെ ഒരു നിഗമനത്തിലെത്തിച്ചേർന്നാലും എന്നിട്ടത് തലമുറകളോളം മനുഷ്യൻ സൂക്ഷിച്ചാലും ശരി, അത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സമയം പെട്ടെന്ന് അതങ്ങ് മാറിപ്പോകും, അത് ശരിയല്ല. അതാണ് ഭൗതികമായ ശാസ്ത്രത്തിൻ്റെ നിഗമനങ്ങളെല്ലാം മാറി മാറിപ്പോകും. ഓരോ നിഗമനങ്ങളെ സംബന്ധിച്ചും ഭൗതിക വസ്തുക്കളെ കുറിച്ച്, രാസ പദാർത്ഥങ്ങളെക്കുറിച്ച്, രാസപ്രക്രിയകളെക്കുറിച്ച് എല്ലാമുള്ള മനുഷ്യൻ്റെ അറിവ്, ഭൗതികമായ അറിവ് കാലാകാലങ്ങളിൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഇത് മാറിപ്പോയി, ഇത് ശരിയല്ല, മറ്റതാണെന്ന് ബോധ്യം വരുന്നതുകൊണ്ടാണ്. കാരണം ദീർഘകാലം സത്യമെന്ന് കരുതുന്ന ഭൗതിക ശാസ്ത്ര സിദ്ധാന്തങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോകും. എന്തുകൊണ്ട്? ഏതെല്ലാം പരീക്ഷണങ്ങൾക്കും എന്തെല്ലാം യുക്തിക്കും അതിനെ വിധേയമാക്കിയാലും നാളെ ഒരു കാലത്ത് അത് മാറിപ്പോകാം. അപ്പം നമ്മുടെ അനുഭവങ്ങൾ കേവലമായ അനുഭവങ്ങൾ മാത്രമല്ല, പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമായ അനുഭവങ്ങളും കാലത്തിൽ മാറിപ്പോകും. അതുകൊണ്ടെന്താണ് ഇത്തരം അനുഭവങ്ങളെ ആത്യന്തികമായി ശരി എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അത് മറിച്ച് കരുതുന്നത് വരെ ശരിയെന്നേ കരുതാൻ പറ്റും. അല്ല, ആത്യന്തികമായ ശരിയെന്നുള്ളത് നമ്മുടെ ഈ വ്യാവഹാരികമായ അനുഭവത്തിൽ ഒന്നും തന്നെ ഇല്ല. അപ്പം അങ്ങനെയുള്ള ഒരനുഭവം വരുമ്പോൾ ഇവിടെ സ്ഥാണുപുരുഷ ദൃഷ്ടാന്തത്തെ എടുത്തുകൊണ്ട് അതിലെ മറ്റൊരു തത്വത്തെ അവിടെ വിശദീകരിക്കുകയാണ്. ന ചേതാവത, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളതുകൊണ്ട് പുരുഷധർമ്മത സ്ഥാണോർഭവതി സ്ഥാണുധർമ്മവ പുരുഷസ്യ. ഒരിക്കലും ആ പുരുഷധർമ്മങ്ങൾ, പുരുഷധർമ്മം എന്ന് പറയുന്നത് എന്താണ്? അവിടെ മനുഷ്യനെ കാണുമ്പോൾ മനുഷ്യന്റെ തല കാണും, കാല് കാണും, കൈ കാണും, കാല് കാണും, ഇതാണ് പുരുഷധർമ്മങ്ങൾ. മനുഷ്യന്റെ ശരീരപടി അവിടെ കാണും. ഇതെല്ലാം കണ്ടിട്ടാണ് അവൻ പറയുന്നത് ഇതാ ഇതൊരു മനുഷ്യനാണ് എന്ന് പറയുന്നു. ചിലപ്പോൾ മനുഷ്യൻ വസ്ത്രം ധരിച്ചിരിക്കുന്നതായി കാണും, പലതും കണ്ടെന്നിരിക്കും. ചിലപ്പോൾ മനുഷ്യന് ക്രിയകൾ, കർമ്മങ്ങളാണ്, മനുഷ്യൻ നടക്കുന്നതായി തോന്നും, കൈ വീശുന്നതായി തോന്നും, തലയാട്ടുന്നതായി തോന്നും, ഇതെല്ലാം അവിടെ തോന്നും. ഇതെല്ലാമാണ് പുരുഷധർമ്മങ്ങൾ. ഇതൊരാൾക്ക് അവിടെ കാണുന്നു, ആ ഇരുട്ടത്ത് അയാൾ കുറ്റിയെ കണ്ടിട്ടാണ് അയാൾ ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന അയാൾ കാണുന്നത്. ഇത് ഒരിക്കലും സ്ഥാണോർണഭവതി, ഒരിക്കലും അതിനില്ല. പിന്നീട് അവൻ തിരിച്ചറിയുന്നു എന്താണ്? താൻ ഈ കണ്ടതൊന്നും ഒരിക്കലും അതിന് സംഭവിച്ചിട്ടില്ല. അല്പകാലത്തേക്കെങ്കിലും തനിക്ക് കാണാൻ വേണ്ടി ആ സ്ഥാണു പുരുഷനായി മാറിയിട്ടില്ല. ആ സ്ഥാണുവിൽ ഒരിക്കലും പുരുഷന്റെ ധർമ്മങ്ങൾ, പുരുഷന്റെ കർമ്മങ്ങൾ അവിടെ വന്നിട്ടില്ല. ഇനി മറിച്ച് സ്ഥാണു ധർമ്മവാ പുരുഷസ്യ, ആ സ്ഥാണുവിനുണ്ടാകുന്ന ധർമ്മങ്ങൾ എന്താണ്? അത് ഋജുവാണ്, അത് പരസ്വമാണ്, അതിന് ചില ധർമ്മങ്ങളുണ്ട്. ആ മരക്കുറ്റിക്ക് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ, അത് ഉണങ്ങിയിരിക്കുന്നതാണ്, അത് ഛേദിക്കപ്പെട്ടതാണ്, അതിൽ വളവുകളും തിരിവുകളും ഉണ്ട്, മുട്ടുകളും മുഴകളെല്ലാം അതിനകത്തുണ്ട്. ഇതെല്ലാമാണ് സ്ഥാണുധർമ്മങ്ങൾ. ആ തൂണിന്റെ ആ പ്രത്യേകതകളൊന്നും ഒരിക്കലും മനുഷ്യനും വന്നിട്ടില്ല. മനുഷ്യനങ്ങനെയല്ല. മനുഷ്യന്റെ ശരീരപടിവും മനുഷ്യന്റെ ശരീരപ്രകൃതിയൊന്നും ആ തൂണിന്റെ ഇതല്ല. അപ്പൊ തൂണിന്റെ ധർമ്മങ്ങൾ ഒരിക്കലും അവിടെ മനുഷ്യന് സംഭവിച്ചിട്ടില്ല. മനുഷ്യന്റേതായ ധർമ്മങ്ങളൊന്നും തൂണിന് സംഭവിച്ചിട്ടില്ല. അതിവിടെ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം എന്താണ്? ഈശ്വരനെ നമുക്ക് സംസാരിയായി അനുഭവപ്പെടുന്നുണ്ട്. സംസാരധർമ്മങ്ങളെല്ലാം ഈശ്വരനിൽ നമ്മൾ ആരോപിക്കുന്നു. ജനന മരണങ്ങൾ, സുഖദുഃഖങ്ങളെല്ലാം അങ്ങനെ ആരോപിക്കുന്നത് കൊണ്ട് മാത്രം ഒരിക്കലും ഈ സംസാരധർമ്മങ്ങൾ ഈശ്വരനിലോ ഈശ്വരന്റെ ധർമ്മങ്ങൾ ഈ സംസാരത്തിൽ വന്നിട്ടില്ല. ഈ ജീവൻ ഒരിക്കലും ആ ഈശ്വരന്റെ ധർമ്മങ്ങൾ വന്നിട്ടില്ല. ഈശ്വരന്റെ ധർമ്മം എന്താണ്? ആ സർവജ്ഞത്വം, സച്ചിദാനന്ദ സ്വരൂപം, അതൊന്നും ഒരിക്കലും ഈ ജീവനിൽ വന്നില്ല. ഈ ജീവന്റെ ധർമ്മങ്ങൾ എന്താണ്? അജ്ഞാനം, സുഖദുഃഖാദികൾ, രാഗദ്വേഷങ്ങൾ, അഹന്ത, മമത തുടങ്ങിയ കാര്യങ്ങൾ അത് ഈശ്വരനിലേക്കും പോയിട്ടില്ല. ഇതൊന്നും പോകാതെ തന്നെ ആ ജീവന് ഇത് ഇങ്ങനൊരു മാറ്റം അത് സംഭവിക്കാതെ തന്നെ ആ ജീവൻ ഈശ്വരനായിരിക്കുന്നു. അതേസമയം ആ ജീവൻ സംസാരധർമ്മങ്ങളെ അനുഭവിക്കുകയും ചെയ്യുന്നു. ഇതൊന്നും ആ ഈശ്വര സ്വരൂപത്തെ ബാധിക്കുന്നില്ല എന്നർത്ഥം. അതാണ് നചയിതാവത പുരുഷധർമ്മ സ്ഥാണോദ്ഭവതി സ്ഥാണുധർമ്മവ പുരുഷസ്യ. ഒരു മനുഷ്യന് ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായതുകൊണ്ട് ഒരിക്കലും ഇവിടെ പുരുഷൻ സ്ഥാണുവാകുന്നില്ല, സ്ഥാണു പുരുഷനുമാകുന്നില്ല. അത് നമുക്ക് നിശ്ചയമുള്ള കാര്യമാണ്. തഥാ ന ചൈതന്യധർമ്മോ ദേഹസ്യ ദേഹധർമ്മോവ ചൈതന്യസ്യ. അത് തന്നെ ഇവിടെയും പറയുന്നത്. അതുകൊണ്ട് എന്താണ് ആ ചൈതന്യധർമ്മം എന്ന് വെച്ചാൽ ഈശ്വരധർമ്മം. ആ ഈശ്വരധർമ്മങ്ങളൊന്നും ഈ ദേഹത്തിൽ വരുന്നില്ല, ജഡമായിരിക്കുന്ന ഈ ദേഹത്തിൽ വരുന്നില്ല. മറിച്ച് ഈ ദേഹത്തിന്റെ ധർമ്മങ്ങൾ, ഈ ദേഹത്തിന്റെ ധർമ്മങ്ങളായിരിക്കുന്ന ജരാമരണാദികളൊന്നും എന്താണ് ആ ചൈതന്യസ്യ ഈശ്വര ചൈതന്യത്തിൽ അത് സംഭവിക്കുന്നില്ല എന്നർത്ഥം. അത് രണ്ടു തന്നെയായിരിക്കും. അതുകൊണ്ടെന്ന് വരുന്നു എന്നാ ചൈതന്യധർമ്മോ ദേഹസ്യ എന്ന് പറയുമ്പോൾ എന്താണ് ആ ചൈതന്യ സ്വരൂപനായിരിക്കുന്ന ആ ഈശ്വരൻ എന്താണ് ഈ ജീവന്റേതായ ഭാവം പ്രാപിച്ചിട്ട് ഇവിടെ സംസാരത്തെ അനുഭവിക്കുന്നില്ല. ഈശ്വരൻ ആ ക്ഷേത്രജ്ഞനായി ഈ ശരീരത്തിന് ഉള്ളിലിരുന്നിട്ടും ഒരിക്കലും ആ ഈശ്വരന് ഈ സംസാരത്തെ അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നർത്ഥം. അതുപോലെ തന്നെ ഈ ജഡധർമ്മങ്ങളൊന്നും ഈശ്വരനെ ബാധിക്കുന്നതുമില്ല. ഇത് ഈ ശരീരത്തിനുള്ളിൽ ആ ഈശ്വര ചൈതന്യം സ്ഥിതി ചെയ്തിട്ടുകൂടി അത് സദാ അസംഗമായി ഉദാസീനമായി മുക്തമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. ഈ ദേഹത്തിന്റെ ജഡവികാരങ്ങളൊന്നും തന്നെ ഈശ്വരനെ സ്പർശിക്കുന്നേയില്ല. ആ രണ്ടു കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. തഥാന്ന ചൈതന്യധർമ്മോ ദേഹസ്യ ദേഹധർമ്മോ വാ ചൈതന്യസ്യ. അതുകൊണ്ട് ക്ഷേത്രജ്ഞം ചാപി മാം വിധി, ഞാൻ തന്നെയാണ് സർവ ക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞനായി ഇരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഈശ്വരൻ ഇരിക്കുകയാണെങ്കിൽ ആ ഈശ്വരന് സംസാരിയാണല്ലോ എന്ന് കരുതേണ്ട കാര്യം ഇല്ല. ഇതെന്താണ്? സ്ഥാണു പുരുഷനെ പോലെയുള്ള ഒരു സംഭവമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഉദാഹരണമായിട്ട് അതിനെ പറഞ്ഞു. ഈ പറയുന്ന കാര്യവും സ്ഥാണു പുരുഷാനുഭവവും തമ്മിൽ എന്താണ് ബന്ധം? അതിനെയാണ് ഇനി അടുത്ത് ചർച്ച ചെയ്യുന്നു ചിന്തിക്കുന്ന അതിനെ കുറിച്ചാണ്. ഏവം സുഖ ദുഃഖ മുഹാത്മകത്വാ നിരാത്മനോ നയുക്തോ അവിദ്യാകൃതത്വ അവിശേഷ ജരാമൃതിവത്. അപ്പോൾ ഇവിടെ ഇപ്പൊ പറഞ്ഞെന്താണ്? ശരീരധർമ്മങ്ങളൊന്നും ഈശ്വര ചൈതന്യത്തിനില്ല. ഈശ്വര ചൈതന്യം ഒരിക്കലും ഈ ദേഹത്തിലേക്ക് വരുന്നതുമില്ല. അത് രണ്ടും സംഭവിക്കുന്നില്ല. എന്നുവെച്ചാൽ ഈശ്വരന്റെ ആ സച്ചിദാനന്ദ സ്വരൂപം അതല്ല ഈ ദേഹം എന്ന് പറയുന്നത്. ഈ ദേഹം എന്ന് പറയുന്നത് അത് ഷഡ്ഭാവ വികാരങ്ങളോടുകൂടി നശിക്കുന്നതാണ്. ഈശ്വരനാണെങ്കിലോ നിത്യസ്വരൂപയാണ്. അപ്പോൾ ഈശ്വരന്റെ ആ നിത്യത, ജ്ഞാനം, ആനന്ദം ഇതൊന്നും ഈ ദേഹത്തിൽ വരുന്നില്ല. തിരിച്ച് മറിച്ച് ഈ ദേഹത്തിന്റെ ധർമ്മങ്ങളായിരിക്കുന്ന വികാരങ്ങളൊന്നും ഈശ്വരനെയും പ്രാപിക്കുന്നില്ല. അതുകൊണ്ട് ഇത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ്? സുഖ ദുഃഖം മുഹാത്മകത്വാദിൽ ആത്മനോ നയുക്ത. അതുകൊണ്ട് ഈ സുഖ ദുഃഖ മുഹാദികൾ ഇതൊന്നും എന്താണോ ആത്മാവിന് എന്ന് വെച്ചാൽ ഈശ്വര ക്ഷേത്രജ്ഞനായിരിക്കുന്ന ഈശ്വരന് ഒന്നും ഇത് സംഭവിക്കുന്നില്ല. സുഖദുഃഖമോഹാദികൾ ഇപ്പൊ ജരാമൃത്യുക്കൾ സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ്? ഓരോ ജീവനും അത് തിരിച്ചറിയുന്നുണ്ട്. എനിക്ക് ജരാനിരകൾ ബാധിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവിടെ ഞാൻ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ശരീരത്തെയാണ്. എന്റെ ശരീരത്തിനാണ് ജരാനിരകൾ ബാധിച്ചിരിക്കുന്നത്. കാരണം അതെനിക്ക് പ്രത്യക്ഷമായിട്ടറിയാം. അപ്പൊ എന്നിൽ ജരാനിരകൾ ഇല്ല. അതെന്തുകൊണ്ട്? എന്റെ അനുഭവമാണ്. എന്തുകൊണ്ട്? ഒരു കാലഘട്ടത്തിൽ ബാല്യാവസ്ഥയിലായിരുന്നു, അന്ന് ജരാനിരകളില്ലായിരുന്നു, വാർദ്ധക്യമില്ലായിരുന്നു, യൗവനത്തിൽ വന്ന് അന്നില്ലായിരുന്നു, ഇപ്പൊ വന്നതാണ്. അപ്പൊ ഈ മാറ്റങ്ങളെല്ലാം ശരീരത്തിന് സംഭവിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, പ്രത്യക്ഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ചു പറയാൻ എന്താണോ, ഇതെല്ലാം എന്റെ ശരീരത്തിനാണെന്ന് പറയാം. അപ്പോൾ എന്റെ ശരീരത്തിൽ നിന്ന് ഭിന്നമായി ഒരു അസ്തിത്വത്തെ എനിക്ക് സ്വീകരിക്കാം. സ്വീകരിച്ചുകൊണ്ട് സാമാന്യ ബുദ്ധി അനുസരിച്ച് തന്നെ പറയാം, എന്താണ് അവിടെ ഞാൻ എനിക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം, അല്ലെങ്കിൽ എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം എന്റെ ശരീരത്തെ സംബന്ധിച്ചാണ് എന്ന് തീർച്ചയും പറയാം. പക്ഷേ അത് എന്തുകൊണ്ടങ്ങനെ പറയാൻ കഴിയുന്നു? കാരണം അത് ബാഹ്യമാണ്, പ്രത്യക്ഷമാണ്, സ്ഥൂലമാണ്. അതുകൊണ്ട് ആ അനുഭവത്തെ സർവർക്കും യുക്തിക്കും അനുഭവത്തിനും എല്ലാം യോജിക്കുന്ന തരത്തിൽ മനസ്സിലാക്കും. പക്ഷേ സുഖദുഃഖാദികളെ സംബന്ധിച്ചാണെങ്കിലോ, സുഖദുഃഖാദികൾ ആന്തരികമാണ്, സൂക്ഷ്മമാണ്, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് സംശയം വരും. അവിടെ എന്താണ് പറയുന്നത്? ഞാൻ പറയുന്നു എന്റെ ദേഹം, എന്റെ ശരീരത്തിൽ ജര എന്നാണ് പറയുന്നത്. സുഖത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി ആ സുഖത്തോട് താതാത്മ്യപ്പെട്ടിട്ട് എന്ത് പറയുന്നു? ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ് എന്നാണ് പറയുന്നത്. എന്റെ സുഖം എന്റെ ദുഃഖം എന്ന് പറയാറുണ്ടെങ്കിലും ആ സുഖദുഃഖാദികളോട് വളരെ താതാത്മ്യപ്പെട്ട് ആ സുഖദുഃഖാദികളുടെ അനുഭവവേളയിൽ ഓരോ ജീവനും പറയുന്ന എന്താണ്? ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്. ജരാ നരയും മറ്റും ഈ ശരീരധർമ്മമാണെന്ന് കരുതുന്ന ഒരാളിനും സുഖദുഃഖാദികൾ ശരീരത്തിൻ്റെതല്ല, തൻ്റെതാണെന്ന് പറയാം. അത് എന്നിലാണ്, എന്നിലെവിടെ ഇരിക്കുകയാണ്? ഈ ശരീരത്തിലല്ല. കാരണം ശരീരത്തിൽ സുഖവും ദുഃഖവും ജരാനരകളെപ്പോലെ അത് പ്രത്യക്ഷമല്ല. മറിച്ച് എന്നിൽ സുഖദുഃഖങ്ങൾ എനിക്ക് പ്രത്യക്ഷമാണ്, എന്റെ അനുഭവമാണ്. അതുകൊണ്ട് ഒരാൾക്ക് പറയാം, എന്താണ് സുഖദുഃഖ മോഹങ്ങളെല്ലാം എന്നിലാണ്. എന്നിലാണെങ്കിൽ ആ ഞാൻ, ഇവിടെ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ക്ഷേത്രജ്ഞം ചാപിമാം വിധി എന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ ഈശ്വരനാണെങ്കിൽ എന്നിൽ സുഖദുഃഖാദികളുണ്ടെന്നുള്ള എന്റെ പ്രത്യക്ഷമാണ്. ഈശ്വരന് സുഖദുഃഖാദികളുണ്ടെന്ന് സ്വാനുഭവത്തിലൂടെ ആർക്കും അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈശ്വരന് വീണ്ടും സംസാരിത്വം വരും, ഈശ്വരൻ സംസാരിയാണെന്ന് പറയേണ്ടി വരും. അതങ്ങനെയല്ല എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഏവം എന്ന് വെച്ചാൽ എങ്ങനെയാണോ ജരാനരകൾ ആത്മധർമ്മമല്ലാതിരിക്കുന്നത്, അത് സ്ഥൂല ശരീരത്തിൻ്റെതായിരിക്കുന്നു, അതുപോലെ സുഖദുഃഖമോഹാത്മകത്വാതിർ സുഖദുഃഖമോഹാദി എന്നിൽ എന്ന് കരുതുന്ന ഈ വികാരങ്ങൾ ആത്മനൗന അത് ഈശ്വര ചൈതന്യത്തിലല്ല ന യുക്തോ എന്ന് യുക്തിയുക്തമായി മനസ്സിലാക്കാൻ കഴിയത്തില്ല. അത് ആത്മചൈതന്യത്തിലാണെന്ന് യുക്തിയുക്തമായി മനസ്സിലാക്കാൻ കഴിയത്തില്ല. മറിച്ച് അതിന് യാതൊരു യുക്തിയുമില്ല. അവിദ്യാകൃതത്വം അവിശേഷം ജരാമൃത്യുക്കൾ അതെല്ലാം എന്നിലാണെന്ന് കരുതുന്നത് എങ്ങനെയാണോ അവിദ്യാകൃതമായിരിക്കുന്നത്, അവിദ്യ കൊണ്ട് തമസ് കൊണ്ടാണത് കരുതുന്നത്. എന്താണ് ചിലർ പറയുന്നത്? എന്താണ് ഞാൻ വൃദ്ധനായി എന്ന് പറയുന്നു. അത് തന്നിൽ ആരോപിക്കുകയാണ്. അത് അവിദ്യ കൊണ്ടാണ് നേരത്തെ പറഞ്ഞു. എന്താണ് വാർദ്ധക്യം? ശരീരധർമ്മമാണ്. ഒന്നുകൂടി ആലോചിച്ചാൽ മനസ്സിലാകും വാർദ്ധക്യം എന്ന് പറയുന്നത് എന്താണ്? ശരീരധർമ്മമാണ്. മുമ്പ് ഞാൻ വൃദ്ധനായിരുന്നില്ല, മുമ്പ് യുവാവായിരുന്നു, മുമ്പ് ബാലനായിരുന്നു. അപ്പോഴൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ വൃദ്ധനായിരുന്നു. വൃദ്ധനായിരുന്നു എന്തുകൊണ്ട് പറയുന്നു? അതെന്റെ ശരീരധർമ്മമാണ്. അതിന് ഞാൻ എന്റെ ശരീരത്തിൽ ആ ലക്ഷണങ്ങൾ കണ്ടതുകൊണ്ട് പറയുന്നതാണ്. അതുപോലെ അത് ബോധ്യപ്പെട്ടതുപോലെ ബോധ്യപ്പെടേണ്ട കാര്യമാണെന്ത്? ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണെന്ന് പറയുമ്പോഴും ആ സുഖ ദുഃഖങ്ങളൊന്നും എന്റെ ധർമ്മമല്ല. അതും എന്താണ്? അവിദ്യാകൃതത്വം അവിശേഷ തമസ് കൊണ്ട് മോഹം കൊണ്ടാണ് മുമ്പ് പറഞ്ഞത്. എന്താണ്? ഞാൻ എന്റേതാണ് ജരയും മരണവും എന്നെല്ലാം പറഞ്ഞത് ശരീരത്തിന്റേതാണെന്ന് തിരിച്ചറിയുക. അതുപോലെയുള്ള അതേ മോഹം കൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് സുഖദുഃഖങ്ങൾ എന്നിലാണെന്ന് പറയുന്നത് എന്നർത്ഥം. എന്ന് സിദ്ധാന്തം പറഞ്ഞു കഴിഞ്ഞു. അപ്പോ സ്ഥൂലമായ ജരാനരകൾ എങ്ങനെയാണോ എന്നിലില്ലാത്തത്, അതുപോലെ സൂക്ഷ്മമായിരിക്കുന്ന സുഖദുഃഖങ്ങളും എന്നിലില്ല. അതുകൊണ്ട് ഞാൻ എന്താണ്? അത് ഭഗവാൻ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഈ ക്ഷേത്രജ്ഞനായിരിക്കുന്ന ഞാൻ ഈശ്വരൻ തന്നെയാണ്. ക്ഷേത്രജ്ഞം ചാപിമാം വിദ്ധി, ആ പരമേശ്വരൻ തന്നെയാണ് ഇവിടെ ജീവഭാവത്തിലിരിക്കുന്നത് എന്നുള്ള സിദ്ധാന്തത്തെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും അതിനെ പാടെ നിഷേധിക്കുകയാണ്. ആരോ അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന ആൾ, എന്നാ അത് ശരിയല്ല, നിങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല, നിങ്ങൾ പറയുന്ന യുക്തിയൊന്നും ശരിയായ യുക്തിയല്ല, ഇതൊക്കെ പല പോരായ്മകളുമുണ്ട്. ചിന്തിക്കാത്തവരെ പറഞ്ഞ് സമ്മതിപ്പിക്കാനേ ഇതെല്ലാം ഉപകരിക്കത്തുള്ളൂ എന്നാണ് പൂർവ്വപക്ഷി പറയുന്നത്. ചിന്തിക്കുന്നവനെ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അതുല്യത്വ, നിങ്ങളീ പറഞ്ഞതിന് യാതൊരു സമാനതയും. എന്താണ് നിങ്ങൾ പറയുന്നു? ഒരുവൻ മങ്ങിയ വെളിച്ചത്തിൽ തൂണിനെ കണ്ടിട്ട് പുരുഷനാണെന്ന് ധരിച്ചു. അതുപോലെയാണ് ഇവിടെ തന്നെ സംസാരിയാണെന്ന് കരുതുന്നത്. വാസ്തവത്തിൽ ആ തൂണ് പുരുഷനല്ലെങ്കിലും പുരുഷനായിട്ട് ധരിച്ചു. അതുപോലെ വാസ്തവത്തിൽ താൻ സംസാരി അല്ലെങ്കിലും താൻ പരമാത്മാവാണെങ്കിലും തന്നെ സംസാരി എന്ന് കരുതുന്നു. ഈ രണ്ടു പറയുന്ന കാര്യങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആ തുല്യത്വ രണ്ടും തുല്യമല്ല. ഈ പറയുന്ന കാര്യങ്ങൾ രണ്ടിനും കാര്യമായ വ്യത്യാസമുണ്ട്. ഇത് ചെയ്യ എന്ന് പറഞ്ഞാലോ എന്താണ് രണ്ടും തമ്മിലുള്ള കാര്യമായ വ്യത്യാസം? ഈ രണ്ട് അനുഭവങ്ങളെയും ഒരു തരത്തിലും യോജിപ്പിക്കാൻ പറ്റിയതല്ലെന്നാണ് പറയുന്നത്. നമ്മളത് ശരിയാണെന്ന് സമ്മതിച്ചു കൊടുത്തു, ഭാഷ്യകാരൻ പറഞ്ഞു. പക്ഷെ ഇവിടെ ചിന്തിക്കുന്ന ഒരാളുണ്ടായാലും പറയുന്നു അതൊന്ന് ശരിയല്ല. എന്തുകൊണ്ട്? അത് വിശദീകരിക്കുന്നു. സ്ഥാണു പുരുഷു ജ്ഞേയു ഏവ സന്തു ജ്ഞാത്ര അന്യോന്യസ്മിൻ അധ്യസ്ഥ അവിദ്യ. നിങ്ങളീ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണ്. ആ ദൃഷ്ടാന്തത്തെ സംബന്ധിച്ച് ഞങ്ങൾ അംഗീകരിക്കാം. എന്തുകൊണ്ട്? അവിടെ ഒരു തൂണിനെ കണ്ടിട്ട് അത് പുരുഷനാണെന്ന് ധരിച്ച് ശരിയാണ്. എന്താണോ അവിടെ രണ്ട് വസ്തുക്കളാണ്. എന്താണോ? ഒന്ന് വാസ്തവത്തിലുള്ള തൂണ്, മറ്റൊന്ന് കൽപ്പിച്ച ആയ ആ പുരുഷൻ. ഇതിന്റെ രണ്ടിന്റെയും പ്രത്യേകത എന്താണ്? ജ്ഞേയോ ഏവ സന്തോ. ഇത് രണ്ടും ജ്ഞേയമാണ്, നമ്മൾ അറിയുന്നതാണ്. ഇതിനെ രണ്ടിനെയും അറിയുന്ന ഒരാൾ മാറി നിൽപ്പുണ്ട്. ഒരാൾ ഇതിനെ അറിയുന്നു, അറിയുന്നവനെ ജ്ഞാതാവെന്ന് പറയും, അറിയപ്പെടുന്ന വസ്തുവിനെ ജ്ഞേയമെന്നും പറയും. അപ്പൊ ഇവിടെ രണ്ടെണ്ണം ജ്ഞേയങ്ങളാണ്, അറിയപ്പെടുന്നവയാണ്. ജ്ഞേയങ്ങളെന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നവ, ജ്ഞാതാവെന്ന് പറഞ്ഞാൽ അറിയുന്നവൻ. അത് മനസ്സിലാക്കിയാൽ ഇനി പറയുന്ന ഭാഗങ്ങൾ മനസ്സിലാക്കും. പറയുന്നു ഇത് രണ്ടും ജ്ഞേയങ്ങളാണ്, അറിയപ്പെടുന്നവയാണ്, അല്ലെങ്കിൽ അറിവിന് വിഷയങ്ങളാണ്. എന്ത്? സ്ഥാണവും പുരുഷനും. അദ്വൈതത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി പറഞ്ഞ യുക്തി ഇവിടെ നിഷേധിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് അതിനും പ്രബലമായ ഒരു യുക്തിയെ പറയുകയാണ്. സ്ഥാണവും പുരുഷനും രണ്ടും ജ്ഞേയമാണ്. അതുകൊണ്ട് എന്ത് വരുന്നു? ജ്ഞാത്ര അന്യോന്യസ്മിൻ അധ്യസ്ഥവും. ജ്ഞാത്ര ജ്ഞാതാവ്, ജ്ഞാത്ര എന്ന് പറയുന്ന ശബ്ദത്തിന്റെ തൃതിയാണ് ജ്ഞാത്ര. ജ്ഞാതാവ് എന്ത് ചെയ്തു ഇവിടെ? അന്യോന്യസ്മിൻ അധ്യസ്ഥവും, ഒന്നിനെ മറ്റൊന്നിൽ ആരോപിച്ചു. പുരുഷന്റെ ധർമ്മങ്ങളെല്ലാം എന്ത് ചെയ്തു? ആ തൂണിൽ ആരോപിച്ചു. തിരിച്ച് സംഭവിക്കാം. ചിലപ്പോൾ പുരുഷനെ കണ്ടിട്ട് തൂണാണെന്നും വിചാരിക്കാം, അങ്ങനെയും സംഭവിക്കാം. ചിലപ്പോൾ അതൊരു മരക്കുറ്റിയാണ്, ഒരാളവിടെ ഇരിക്കുന്ന കണ്ടിട്ട് മരക്കുറ്റിയാണെന്ന് ചിലപ്പോൾ ധരിച്ചു പോവാം, അങ്ങനെയും സംഭവിക്കും. അതെന്തായാലും എന്ത് വരുന്നു? രണ്ടിനെയും കാണുന്ന ഒരാൾ, ആ ജ്ഞാതാവ് പരസ്പരം ആരോപിക്കുകയാണ്. ഒന്നുകിൽ തൂണിൽ പുരുഷനെ ആരോപിക്കുന്നു, മറ്റൊരിടത്ത് പുരുഷന് തൂണിനെ ആരോപിക്കുന്നു. ഇതൊക്കെ സംഭവിക്കാം. എന്തുകൊണ്ട്? അവിദ്യ, അവന്റെ തമസ്സുകൊണ്ട്. ആ സമയത്ത് അവനെ ബാധിച്ചിരുന്ന അറിവില്ലായ്മ കൊണ്ട്, അതിന് ബാഹ്യമായ പല നിമിത്തങ്ങളും ഉണ്ടായിരുന്നുകൊണ്ട് അവനങ്ങനെ ആരോപിച്ചതാണ്. പക്ഷെ ഇവിടെ അതല്ല സംഭവിക്കുന്നു. ദേഹാത്മനോസ്തു, ദേഹവും ആത്മാവുമാണ് ഇവിടെ നിങ്ങൾ പറയുന്നത്. അന്യോന്യം അധ്യസിച്ചിരിക്കുന്നു, പരസ്പരം താതാത്മ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? ഈ ആത്മാവും ഈ ആത്മാവ് ജ്ഞേയമായിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ജ്ഞാതാവിന് ജ്ഞേയമായിരിക്കുന്ന ശരീരവുമാണ്. ദേഹാത്മനോസ്തു ജ്ഞേയ ജ്ഞാത്രോരേവ ഇതരേതര അധ്യാസ. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ജ്ഞാതാവും ജ്ഞേയവും തമ്മിലാണ് അധ്യാസം നിങ്ങൾ പറയുന്നത്. ഇവിടെ ഒരു വലിയ അബദ്ധമാണ് നിങ്ങൾ പറയുന്നത്. എന്താണ്? ജ്ഞാതാവും ജ്ഞേയവും തമ്മിൽ അധ്യാസം ഉണ്ടെന്ന് പറയുന്നു. ജ്ഞാതാവ് എന്ന് പറയുന്നത് ഈ ക്ഷേത്രജ്ഞൻ, ജീവൻ, ജ്ഞേയം എന്ന് പറയുന്നത് ശരീരം, സൂതുക്കാദികൾ, ഇത് രണ്ടും തമ്മിൽ അധ്യാസം ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു. അത് സമർത്ഥിക്കുന്നതിന് നിങ്ങൾ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ എന്താണ്? അത് രണ്ട് ജ്ഞേയങ്ങൾ തമ്മിലുള്ള അധ്യാസമാണ്, കുറ്റിയും പുരുഷൻ. അവിടെ വലിയ വ്യത്യാസമുണ്ട് ഈ പറയുന്നതിൽ. അത് ഞങ്ങളും സമ്മതിക്കുന്ന കാര്യമാണ്. എന്താണ് പൂർവക്ഷി പറയുന്ന? എന്താണ് രണ്ട് ജ്ഞേയങ്ങൾ, അറിവിന് വിഷയമായിരിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ അധ്യാസം സംഭവിക്കാം. ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കളയുക. തൽക്കാൻ രണ്ട് വിഷയങ്ങളിൽ, ജ്ഞേയമായിരിക്കുന്ന രണ്ട് വിഷയങ്ങളിൽ അധ്യാസം, പരസ്പരം അധ്യാസം സംഭവിക്കാം. ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പറയുന്ന എന്താണ്? ഈ ജീവനും ശരീരവും തമ്മിൽ അധ്യാസം ഉണ്ടെന്നാണ്. അത് സാധ്യമല്ല. എന്തുകൊണ്ട്? ഇത് രണ്ടും ജ്ഞേയമല്ല. ഒന്ന് ജ്ഞാതാവ്, ജീവൻ അറിയുന്നു, ജീവന് ന്യായമായിരിക്കുന്ന എന്താണ്? സ്ഥൂലമായ ശരീരവും സുഖദുഃഖാദികളും. അപ്പം ജ്ഞാതാവും ന്യായവും തമ്മിൽ ഒരിക്കലും അധ്യാസം സംഭവിക്കത്തില്ല. രണ്ട് ന്യായങ്ങൾ തമ്മിലേ അധ്യാസം സംഭവിക്കും. അതായത് അറിയപ്പെടുന്ന രണ്ട് വിഷയങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു അധ്യാസം, താതാത്മ്യ ബോധം ഈ ജ്ഞാതാവിനുണ്ടാകാം, അതിനെ കാണുന്നവനുണ്ടാകാം. അല്ലാതെ ആ ജ്ഞാതാവിന് ന്യായമായിരിക്കുന്ന ഒന്നുമായിട്ട് അധ്യാസം ഉണ്ടാകുന്നു എന്നുള്ളതിനൊരു ദൃഷ്ടാന്തം കൊണ്ടുവരിക, അതാണ് പൂർവശി ചോദിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു ദൃഷ്ടാന്തം പറയാൻ പറ്റുമോ? ജ്ഞാതാവ് ന്യായമായിരിക്കുന്നതിനോട് സ്ഥാണുപുരുഷൻ അതിന് പറ്റിയ ദൃഷ്ടാന്തമല്ല. എന്താണ്? അവിടെ രണ്ടും ന്യായമാണ്. സ്ഥാണുവല്ല അവിടെ അധ്യാസം ഉണ്ടെന്ന് പറയുന്നത്, പുരുഷനുമല്ല അധ്യാസം ഉണ്ടെന്ന് പറയുന്നത്. സ്ഥാണുവിനെയും പുരുഷനെയും കണ്ട ഒരുവനാ പറയുന്നത്. അപ്പൊ കണ്ട ഒരുവൻ ജ്ഞാതാവും അവന്റെ മുമ്പിൽ വന്ന രണ്ട് വിഷയങ്ങളും ന്യായവുമാണ്. അപ്പൊ ന്യായങ്ങളിലെ അധ്യാസം സംഭവിക്കുന്നുള്ളൂ, അത് ശരിയാണ്. അല്ലാതെ ജ്ഞാതാവും ന്യായവുമായിട്ട് ഇവിടെ എന്താണ്? ജീവൻ ശരീരത്തെ തന്നിൽ അധ്യസിച്ചിരിക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ ശരീരധർമ്മങ്ങളെ തന്നിൽ അധ്യസിച്ചിരിക്കുന്നു എന്നാണ്. ഇവിടെ എന്താണ്? രണ്ട് വസ്തുക്കളാണുള്ളത്, അത് രണ്ടും ന്യായമല്ല. ഒന്ന് ജ്ഞാതാവാണെന്ന് വെച്ചാൽ അറിയുന്നവനാണ്. അപ്പൊ അറിയുന്നവനും അറിയപ്പെടുന്നവനും തമ്മിലുള്ള അധ്യാസത്തിന് അറിയുന്ന രണ്ട് അറിയപ്പെടുന്ന രണ്ട് വസ്തുക്കളുടെ അധ്യാസത്തെ ദൃഷ്ടാന്തമായി പറഞ്ഞത്, ഉദാഹരണമായി പറഞ്ഞത് അത് ശരിയല്ല എന്നാണ്. അതൊരിക്കലും ഒരു ഉദാഹരണമാകത്തില്ല എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ പറയേണ്ടത് എന്താണ്? ഒരു ജ്ഞാതാവ് ജ്ഞേയവുമായിട്ടുള്ള അധ്യാസത്തിന് ഉദാഹരണം പറയുന്നു. അത് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? കാരണം ജ്ഞാതാവായി പറയുന്ന ജീവനെയാണ്, അതിന് അധ്യാസം സംഭവിക്കുന്ന ഇവിടെ ശരീരത്തോടാണ്. അപ്പോൾ ജീവൻ ജ്ഞാതാവായിരിക്കെ ബാക്കി സർവ്വം അതിന് ജ്ഞേയമായി. അപ്പം ജ്ഞാതാവിന് ജ്ഞേയത്തോട് അധ്യാസം വരുന്നതിന് മറ്റൊരു ദൃഷ്ടാന്തം ഇതല്ലാതെ കിട്ടത്തില്ല. ഇവരെ ദൃഷ്ടാന്തമില്ല. നിങ്ങൾ പറഞ്ഞ ദൃഷ്ടാന്തമോ ഇവിടെ യോജിക്കുന്നതുമല്ല, സമമല്ല. അതിനെ പറയും വിഷമദൃഷ്ടാന്തം എന്ന് പറയും. വിഷമദൃഷ്ടാന്തം പറയുക എന്ന് പറയുന്നത് ചർച്ചയിൽ നിഗ്രഹസ്ഥാനമാണെന്ന് വെച്ചാൽ പറയുന്ന ആൾ പരാജയപ്പെട്ടു. പറയുന്നയാളിന് തന്റെ സിദ്ധാന്തത്തെ ആ യുക്തി കൊണ്ട് ആ ദൃഷ്ടാന്തത്തിലൂടെ സമർത്ഥിക്കാൻ സാധ്യമല്ല. അങ്ങനെയൊരു ദൃഷ്ടാന്തം പറഞ്ഞു ഒരു സിദ്ധാന്തത്തെ ഉറപ്പിക്കാൻ സാധ്യമല്ല. കാരണം താൻ പറയുന്ന കാര്യം അത് മറ്റുള്ളവർക്കും ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഓരോരുത്തരും അവരവരുടെ വഴിക്ക് ചർച്ച ചെയ്ത് പോയി കഴിഞ്ഞാൽ അവരുടെ തുകത്തത്തില്ല. അതുകൊണ്ട് എന്ത് വരുന്നു? പൊതുവായ ചില മാനദണ്ഡങ്ങൾ സ്വീകരിക്കും. ഒരു വിഷയത്തെക്കുറിച്ച് രണ്ടുപേർ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ആദ്യം അവർ പൊതു മാനദണ്ഡങ്ങൾ സ്വീകരിക്കും. ഇന്ന ഇന്ന മാനദണ്ഡങ്ങളെ രണ്ടു കൂട്ടരും നമ്മൾ സ്വീകരിക്കും. സ്വീകരിച്ചുകൊണ്ട് വേണം നമ്മുടെ ചർച്ച തുടരാൻ. ആ മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യതിചരിച്ചു കഴിഞ്ഞാൽ ചർച്ച പരാജയപ്പെട്ടു, പിന്നെ ചർച്ച തുടരാൻ പറ്റാതെ വരും. ജയപരാജയം അല്ലെങ്കിൽ തത്വനിർണയം അത് സാധിക്കാതെ പോകും. അതുകൊണ്ടിവിടെ പറയുന്നു ഈ പ്രതിഷ്ഠാന്തം എന്ന് പറയുന്നത് സ്വീകരിക്കുമ്പോൾ അത് രണ്ടു കൂട്ടർക്ക് സമ്മതമായിരിക്കണം. നിങ്ങളൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കിവിടെ ബോധ്യപ്പെട്ടതായിരിക്കണം. നിങ്ങൾക്ക് മാത്രം ബോധ്യപ്പെട്ട ഒരു ഉദാഹരണത്തെ പറഞ്ഞിട്ട് നിങ്ങളുടെ സിദ്ധാന്തം സമർത്ഥിക്കാൻ പറ്റത്തില്ല. നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞത് അത് നിങ്ങൾക്ക് മാത്രം ബോധ്യപ്പെടുന്നതാണ്, മറ്റൊരാൾക്ക് ബോധ്യപ്പെടുന്നതല്ല. അതുകൊണ്ട് അദ്വൈതിയുടെ ഈ ശരീരവും മറ്റും അല്ലെങ്കിൽ ശരീരധർമ്മങ്ങൾ ഈ ആത്മാവിൽ അധ്യസിച്ചിരിക്കുന്നു എന്നുള്ളതിന് പറഞ്ഞ ദൃഷ്ടാന്തം കേവലം അദ്വൈതിക്ക് മാത്രം ബോധ്യപ്പെടുന്നതാണ്, ഒരു മധ്യസ്ഥനത് ബോധ്യപ്പെടത്തില്ല. എന്തുകൊണ്ട്? ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഒരു ജ്ഞാതാവും ജ്ഞേയവും തമ്മിലുള്ള താതാത്മ്യത്തെയാണ് പറയുന്നത്. പക്ഷേ ദൃഷ്ടാന്തമായി പറഞ്ഞതോ ജ്ഞേയമായിരിക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള താതാത്മ്യത്തെ. അതുകൊണ്ട് ഇതിലൂടെ നിങ്ങൾ പറയുന്ന ഇതൊക്കെ കല്പിതമാണ്, അധ്യാസമാണെന്ന് പറയുന്ന ഇത് ന്യായവ്യക്തികൾക്കൊന്നും ചേരുന്നതല്ല എന്നാണ്. അതോ ദേഹധർമ്മോ പറയുന്നു ദേഹാത്മനവസ്തു ജ്ഞാത്രോരയോ ഇതരേതര അധ്യാസ. ദേഹാത്മാക്കളുടെ അധ്യാസം എന്ന് പറയുന്നത് എന്താണോ? ജ്ഞേയ ജ്ഞാത്രോഹോ, ജ്ഞേയവും ജ്ഞാതാവും തമ്മിലുള്ള ഇതരേതര അധ്യാസ താതാത്മ്യമാണ്. ഇതിന്ന സമൂഹ ദൃഷ്ടാന്ത. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ദൃഷ്ടാന്തം വിഷമമാണ്, സമമല്ല എന്ന് പറഞ്ഞാൽ ഇതിൽ യാതൊരു യുക്തിയുമില്ല. നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങളെ ആശയത്തെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല എന്നാണ്. പക്ഷെ നമ്മളോട് സാധാരണ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കും, തലകുലുക്കി സമ്മതിക്കും, കൈയടിച്ച് പാസാക്കുകയും ചെയ്യും. പക്ഷേ ഇത് മുമ്പ് പറഞ്ഞിട്ടുള്ളതൊന്നും മന്ദബുദ്ധികളെടുത്തല്ല. അതുകൊണ്ട് അവർ ഇതൊന്നും സമ്മതിച്ചിട്ടില്ല. അവർ അതിനെക്കുറിച്ച് ചോദിക്കും, എന്തുകൊണ്ട് അങ്ങനെ അധ്യാസം അധ്യാസം എന്നൊക്കെ പറഞ്ഞു എങ്ങനെ സംഭവിക്കും, ഈ പറയുന്നതിന് എന്താ യുക്തിയുള്ളത് എന്നവർ ചോദിക്കും. അങ്ങനെ ചോദിച്ച് പല സദസ്സുകളിലും ചർച്ച ചെയ്ത് പിന്നീടാണ് അതിൻ്റെ ഒരു നിഷ്കർഷയിലെത്തിച്ചേരുന്നത്. ആ ചർച്ചകളെയാണ് ഇവിടെ ഭാഷ്യകാരൻ വീണ്ടും ഉദ്ധരിക്കുന്നത്. അതോ ദേഹധർമ്മോ ജ്ഞേയോപി ജ്ഞാതുരാത്മനോ ഭവതി. അതുകൊണ്ടെന്താണ് ഇവിടെ അധ്യാസമൊന്നും സംഭവിക്കുന്നില്ല. ഈ ദേഹധർമ്മങ്ങൾ എന്താണോ, ദേഹധർമ്മം എന്ന് പറയുമ്പോൾ സ്ഥൂലമായിരിക്കുന്ന ജരാനരകളും മറ്റും മരണവും മറ്റും, അതുപോലെ സൂക്ഷ്മമായിരിക്കുന്ന ശോകമോഹാദികളും മറ്റും, ഇതെന്താണ്, ജ്ഞേയമാണ്, അറിവിന് വിഷയമാണ്. ജ്ഞാതുരാത്മനോ ഭവതി, അത് അറിയുന്നവൻ്റെതാണ് ആ ധർമ്മങ്ങൾ. അല്ലാതെ അറിയുന്നവനിൽ അധ്യസിച്ചിരിക്കുന്നതല്ല. അല്ലെങ്കിൽ ശരീരധർമ്മങ്ങളാണ്. സിദ്ധാന്തി എന്താണ് പറയുന്നത്, സുഖദുഃഖമോഹാദികളും ജരാ മറ്റുമൊക്കെ എന്താണ് ശരീരധർമ്മമാണ്. അത് ആ ജ്ഞാതാവിനെയൊക്കെ അറിയുന്നവൻ തന്നിൽ ആരോപിച്ചിരിക്കുകയാണ്, ഇത് എന്റേതാണെന്ന് കരുതുകയാണെന്നാണ്. പുറോഷി പറയുന്നത് എന്താണോ, അത് ജ്ഞേയമാണെന്നുള്ള ഞാനും അംഗീകരിക്കുന്നു. എന്നുവെച്ചാൽ അറിയുന്നവന്റെ അറിവിന് വിഷയമാകുന്നതാണ്. ഈ ശരീരത്തെ അറിയുന്നവൻ, ഈ ശരീരത്തിലെ ധർമ്മങ്ങളെ അറിയുന്ന ഒരുവനുണ്ട് ഉള്ളിലിരിക്കുന്ന ആത്മാവ്, അതിനെ അംഗീകരിക്കുന്നു. ആത്മാവിന് അത് വിഷയമാകുന്നു. അതേസമയം തന്നെ അതെല്ലാം ആത്മാവിന്റെ തന്നെയാണ്. ആത്മാവിനാണ്, ജീവനാണ്, ദേഹിക്കാണ് ഈ ധർമ്മങ്ങളെല്ലാം ഉള്ളത്. അല്ലാതെ ആ ദേഹി തന്നിൽ ആരോപിച്ചിരിക്കുന്നതല്ല. സിദ്ധാന്തി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ദേഹധർമ്മങ്ങളും സുഖദുഃഖാദികളുമെല്ലാം വ്യർത്ഥമായി ആ ദേഹി തന്നിൽ ആരോപിക്കുന്നു എന്നാണ്. അതിനോട് യോജിക്കുന്നില്ല പൂർവക്ഷി. അതോ ദേഹധർമ്മോ, ആ ദേഹധർമ്മങ്ങൾ സ്ഥൂലമായിക്കൊള്ളട്ടെ സൂക്ഷ്മമായിക്കൊള്ളട്ടെ, ജ്ഞേയോപി, അത് ജ്ഞേയമാണ്, അത് അംഗീകരിക്കുന്നു, ജ്ഞാതാവിന് വിഷയമാണ്, ജ്ഞാതാവിന്റെ അറിവിന് വിഷയമാണ്. എങ്കിലും ജ്ഞാതുരാത്മനോ ഭവതി, ജ്ഞാതാവായിരിക്കുന്ന ആത്മാവിൻ്റേത് തന്നെയാണിത്. ഇത് ചെയ്യത്ത് ഇങ്ങനെ ചിന്തിച്ച് ഋഷിമാരൊന്നും ഉണ്ടായിരുന്നു, ആചാര്യന്മാരുണ്ടായിരുന്നു. ഈ സുഖദുഃഖാദികളെല്ലാം ആത്മധർമ്മങ്ങളാണ്. അല്ലാതെ ആത്മാവിൽ അധ്യസിക്കുന്നതല്ല, ആരോപിക്കുന്നതല്ല. ആരോപിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണോ, വാസ്തവത്തിൽ അത് ആത്മാവിലില്ലാത്തതും എന്നാ ഉണ്ടെന്ന് കരുതുന്നതുമാണ്. ഇവിടെ പറയുന്ന അങ്ങനെയല്ല, വാസ്തവത്തിൽ അവിടെ ഉള്ളത് തന്നെ. അപ്പൊ ഇത് രണ്ടും പറയുന്നതിന് എന്താ വ്യത്യാസം? വാസ്തവത്തിൽ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ഈശ്വരനും സംസാരിയാണെന്ന് വരും. കാരണം ഭവൻ എന്ത് പറഞ്ഞു, ക്ഷേത്രജ്ഞം ചാവി മാമിത്തി, ഞാനാണ് ആ ക്ഷേത്രജ്ഞനായിരിക്കുന്നത്, ക്ഷേത്രത്തെ അറിയുന്നവനായിരിക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ക്ഷേത്രത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ എന്താണ് ക്ഷേത്രത്തെ അറിയുന്നത്, ക്ഷേത്രധർമ്മങ്ങളെല്ലാം അറിയുന്നു, സ്വദുഃഖാദികളെ ജരാമരണങ്ങളെല്ലാം അറിയുന്നു. ഈ അറിയുന്ന ധർമ്മങ്ങളെല്ലാം അറിയുന്നവനായ എന്റേതെന്ന് വന്നു കഴിഞ്ഞാൽ, എന്നിലാണ് അതെല്ലാം ഇരിക്കുന്നതെന്ന് വന്നു കഴിഞ്ഞാൽ, ഞാൻ അതായത് ഈശ്വരൻ തന്നെ ഈ ശരീരത്തിൽ ക്ഷേത്രജ്ഞനായിരുന്നു കൊണ്ട് ഈ സംസാരത്തെ അനുഭവിക്കുന്നു എന്ന് വരും. ഈശ്വരനും സംസാരിയാണെന്ന് വരും. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനും സംസാരിയാകത്തില്ലേ? അതാകത്തില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അതോ ദേഹധർമ്മോ ജ്ഞേയോപി ജ്ഞാതുരാത്മനോ ഭവതി. പൂർവക്ഷമാണ് പറയുന്നത്, ഈ ദേഹധർമ്മം ജ്ഞേയമാണെങ്കിലും ജ്ഞാതാവായ ആത്മാവിന്റേതാണെന്ന് പറഞ്ഞാലോ, അത് ശരിയല്ല. ഇനി സിദ്ധാന്തി ഇതിന് സമാധാനം പറയുന്നു, ആ ചൈതന്യാദി പ്രസംഗ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ആ ചൈതന്യം തുടങ്ങിയ ദോഷങ്ങൾ വരും. അതെന്താണ് ആ ദോഷങ്ങളെന്നുള്ളത് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും.